ക്ഷുദ്രാവിസ്ഫുലിംഗാവിചരന്തിമേവസ്മാത്മനസർവേ പ്രാണസർവേ ലോകാസർവേ ദേവാസർവാണി ഭൂതാനി ഉച്ചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണവൈ സത്യം തേഷാമേഷ സത്യം. അതൊന്നും സാധ്യമല്ല. ഇവിടെ ക്ഷുദ്ര വിസ്ഫുലിംഗ എന്ന് പറഞ്ഞു. അപ്പോ അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗങ്ങൾ എന്ന് പറഞ്ഞു. അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് മമൈവാംശ എന്ന് പറയുന്നുകൊണ്ടും പരമാത്മാവിന്റെ അംശമാണ് ജീവൻ. സാധാരണ പറഞ്ഞു വരുന്നതാണ്. ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് അങ്ങനെ തോന്നും. അഗ്നിയുടെ വിസ്ഫുലിംഗം പോലെ, സമുദ്രത്തിന്റെ തരംഗങ്ങളെപ്പോലെ ജീവാത്മാവ് പരമാത്മാവിന്റെ അംശങ്ങളാണ് എന്ന് അതല്ല അവനെ തോന്നുമെങ്കിലും അതെന്തിനു വേണ്ടി പറഞ്ഞു? ഏകത്വ പ്രത്യേകത്വം അഭേദജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടും ഒന്നാണ്. അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞു. അതവിടെ മാത്രമല്ല ഉപക്രമ ഉപസംഹാരാഭ്യാസം. ഈ ഉപനിഷത്തിന്റെ ഓരോ ഭാഗങ്ങളും നോക്കിയാൽ അതിന്റെ ഉപക്രമം, ആരംഭം, ഉപസംഹാരം, അവസാനം പരിശോധിക്കുമ്പോഴും മനസ്സിലാകാം. അവിടെ പറഞ്ഞു ദൃഷ്ടാന്തേ ഹേതുഭിസ്, അവിടെ കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളും ഹേതുക്കളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം എന്താണ് പരമാത്മാവിന്റെ അംശമല്ല ജീവാത്മാവ്. എന്താണ് ഇതം സർവം യഥയം ആത്മാ, ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് സർവം ആത്മാവാണ്, ഈ ആത്മാവാണ് താൻ തന്നെയാണ്. അനന്തരം ബാഹ്യം അയമാത്മാ ബ്രഹ്മ പറയും. ആദ്യം ശ്രോതാവിനെ നേരിട്ട് നീ ആ തത്വമാണ് എന്ന് ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ തത്വം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു ആ തത്വം തന്നെയാണ് സർവവുമായിരിക്കുന്നത്, അയമാത്മാ ബ്രഹ്മ എന്ന് ബോധിപ്പിക്കുന്നു. ഇവിടെ ഒരു ഭേദത്തെ കാണിക്കുന്നില്ല. അനന്തരം അബാഹ്യം, ഈ പറയുന്നിടത്തും തന്നെ ഒരു അംശാംശിഭാവത്തെ അല്ല കാണിക്കുന്നത്. തസ്മാത് ഉപക്രമ ഉപസംഹാരാഭ്യാം അയമർത്ഥം നിശ്ചയതേ പരമാത്മേകത്വപ്രത്യദ്രഢിമിനെ ഉത്പത്തി സ്ഥിതി ലയ പ്രതിപാദകാനി വാക്യാനീതി. ശ്രുതിയിൽ സർവത്ര ഉത്പത്തി സ്ഥിതി ലയത്തെക്കുറിച്ച് പറയുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങളാകാം, അല്ലെങ്കിൽ ജീവന്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങളാകാം, രണ്ടും പറയും. ഇതോ വാ ഇമാനി ഭൂതാനി ജായന്തി അങ്ങനെ പറയും. ഇവിടെ വന്നപ്പോൾ എന്താണ്, ആ അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗത്തെപ്പോലെ ജീവൻ ഉണ്ടായി എന്നാണ്. അപ്പോൾ അത് ജീവന്റെ ഉത്പത്തി പറയുന്നു, ഉണ്ടായി നിലനിന്നു നശിക്കുന്നു. ഈ ഉത്പത്തി സ്ഥിതി ലയപ്രതിപാദക വാക്യങ്ങൾ ഉപനിഷത്തിൽ പല ഭാഗങ്ങളും വരുന്നുണ്ട്. അതൊന്നും പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ് എന്നുള്ള അംശിഭാവത്തെ, പരമാത്മാവ് അംശി ജീവൻ അംശം, ഇങ്ങനെ ഒരു ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് എന്താണ്, പരമാത്മേകത്വ പ്രത്യദ്രഢിമിനെ, പരമാത്മേകത്വ പ്രത്യം പരമാത്മാ അഭേദ പ്രത്യം, ഇവിടെ പറയുന്ന വിജ്ഞാനാത്മാവും ആ പര ആത്മാവും അഭേദമാണ്, രണ്ടില്ല ഒന്നാണ്. ആ ബോധത്തിന്റെ ദൃഢിമിനെ ദൃഢതയ്ക്ക് വേണ്ടി അങ്ങനൊരു ബോധം തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ശ്രോതാവിന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. ആ തന്നെ അഭിസംബോധന ചെയ്താൽ പറയുന്നു ശ്രുതി, ശ്രോതാവായിരിക്കുന്ന തന്നെ അഭിസംബോധന ചെയ്ത് ശ്രുതി പറയുന്നു തം തദസി. പക്ഷെ അതുകൊണ്ടായില്ല, അവിടെ താൻ ആ സത്താണ് എന്ന് തന്നെ ബോധിപ്പിച്ചാലും സത്ത എന്നാൽ എന്താണ്, സത്തിന്റെ സ്വരൂപം എന്താണ്, താൻ എങ്ങനെയാണ് സത്താകുന്നത്, അവിടെ നിരവധി സംശയങ്ങളുണ്ടാകാം. ആ സംശയങ്ങളുള്ളിടത്തോളം ഈ ഉണ്ടാകുന്ന ബോധം അത് ദൃഢമല്ല. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്, ആ ബോധത്തെ സംശയാദികൾ ബാധിക്കുന്നു. സൂര്യൻ ആകാശത്ത് പൂർണ്ണ പ്രകാശത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും മേഘങ്ങളതിനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കാൻ അതിന് കഴിയത്തില്ല. സൂര്യനത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാലും ആ പ്രകാശത്തിന് ആ ദൃഷ്ടാവും എൻ്റെ കണ്ണിനൊരു തടസ്സം സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും മേഘം മാറുമ്പോൾ വീണ്ടും പ്രകാശിക്കുന്നു, മേഘം വരുമ്പോൾ വീണ്ടും മറയുന്നു പ്രകാശിക്കുന്നു. ഇതുവല്ലതും ആ സൂര്യപ്രകാശത്തെ വാസ്തവത്തിൽ ബാധിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യപ്രകാശവും ദൃഷ്ടാവും തമ്മിലൊരു ബന്ധമുണ്ട്. ദൃഷ്ടാവിൻ്റെ ചക്ഷുരേന്ദ്രിയും ആ പ്രകാശത്തെ ഗ്രഹിക്കണം. അതിനെ തടസ്സം നിൽക്കുന്നതാണ് മേഘങ്ങൾ. അതുപോലെ ഈ തത്വം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രകാശിക്കുന്ന ആ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് ശ്രുതി. പക്ഷെ എന്നാലും ബോധിക്കുന്നവൻ ശ്രോതാവ്, ആ ശ്രോതാവിന്റെ സ്വരൂപമായി നിന്ന് തന്നെ ബോധിക്കുന്ന ഈ തത്വപ്രകാശത്തിന് ഒരു തടസ്സം വരാൻ പാടില്ല. അതിന് മറ്റൊരു ദോഷമൊന്നും ബാധിക്കാൻ പാടില്ല. ശരി, കാരണം ആ തത്വത്തിൻ്റെ മഹിമയിൽ മഹത്വത്തിൽ ഈ സംശയാദി ദോഷങ്ങളെന്ന് പറയുന്നതെല്ലാം നിസാരമാണ്. സൂര്യൻ്റെ മുമ്പിലെ മേഘമെന്ന് പറയുന്നത് നിസാരമാണ്. സൂര്യനെ, സൂര്യൻ്റെ പ്രകാശത്തെ തടയാനോ സൂര്യനെ തടയാനോ ഒന്നും മേഘത്തിന് കഴിയില്ല. എന്നാലും ഇവിടെ ഒരു ഭേദം, ആ സൂര്യൻ ദ്രഷ്ടാവ്, സൂര്യനിലിരിക്കുന്ന ആ പ്രകാശം തന്നെയാണ് ദ്രഷ്ടാവിൻ്റെ ചക്ഷസ്സിലും ഇരിക്കുന്നത്, തേജസ്വരൂപത്തിൽ. സൂര്യൻ്റെ തത്വം തന്നെയാണ് ഈ ദ്രഷ്ടാവിൻ്റെ കണ്ണിലിരിക്കുന്ന തേജസ് തത്വം, രണ്ടും ഒന്ന് തന്നെ. എന്നാലും ഗ്രഹണത്തിനൊരു തടസ്സം വരും. അതുപോലെ ഇവിടെ ജീവന്റെ സ്വരൂപമായിരിക്കുന്നു ആ തത്വം. ജീവൻ എന്താണ്? ജീവൻ അതിൻ്റെ തന്നെ സ്ഫുരണമാണ്. എന്നാലും ജീവൻ ആ തത്വത്തെ ഗ്രഹിക്കേണ്ടി വരുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നിടത്ത് ഒരു പറയാം, അതിനെ പറയാം എന്താണ്, ജീവന്റെ ആ ജ്ഞാനദൃഷ്ടി, ആ ജ്ഞാനദൃഷ്ടിക്കൊരു തടസ്സം വരുന്നു. അവിടെ ദ്രഷ്ടാവിൻ്റെ ചക്ഷു ആണ് അവിടുത്തെ ദൃഷ്ടി. അതിന് തടസ്സം മേഘങ്ങളുണ്ടാക്കുന്നത് പോലെ ഇവിടെ ജീവന്റെ ആ ജ്ഞാനദൃഷ്ടി, ആ ജ്ഞാനദൃഷ്ടിക്ക് തടസ്സം നിൽക്കുന്നതാണ് സംശയാദികൾ. അപ്പം അത് മാറുന്നിടത്തോളം കാലം, അപ്പം അതിന് ആ തത്വഗ്രഹണത്തിന് തടസ്സം നിൽക്കുന്നു. സൂര്യഗ്രഹണത്തിന് ചക്ഷുരേന്ദ്രിയത്തിന് തടസ്സം നിൽക്കുന്നത് പോലെ ജീവന്റെ തത്വഗ്രഹണത്തിന് തടസ്സമായി വരുന്നു. അത് തത്വഗ്രഹണം, അന്ധനാണെങ്കിൽ പ്രകാശത്തിന് ഞാൻ ഉണ്ടാകുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, ചക്ഷുഷ്മാൻ കണ്ണുള്ളവനാണ്, അവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിൻ്റെ അനുഭവമുണ്ട്. അവനറിയാം ഇപ്പോൾ മധ്യാഹ്ന സൂര്യനാണ്, അവനറിയാം. പക്ഷെ എന്നാലും അവിടെ തടസ്സം വരുന്നു. അതുപോലെ തത്വമസി എന്ന് ബോധിപ്പിച്ചാൽ കേൾക്കുന്ന ശ്രോതാവിന് ആ ബോധം ഉണ്ടാകുന്നുണ്ട്. ഇത് പറയുന്നത് എന്നെ കുറിച്ചാണ്, എൻ്റെ സ്വരൂപത്തെ കുറിച്ചാണ് ശ്രുതി പറയുന്നത്, ഇത് അസത്യമല്ല. അതിനൊരു ശ്രദ്ധയുണ്ട്. അവൻ്റെ അനുഭവത്തെ കുറിച്ചാണ്, അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്നത്. അവന് സത്തിൻ്റെ അനുഭവമുണ്ട്, സ്വയം അറിവിൻ്റെ അനുഭവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ സംശയമുണ്ടാവും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ദ്വൈതം പ്രതീതമായിരിക്കെ എങ്ങനെ അദ്വൈതം വാസ്തവമാകും? അവൻ്റെ പ്രതീതിയും പരമാർത്ഥവും തമ്മിൽ അവൻ്റെ വൈരുദ്ധ്യം തോന്നും. അങ്ങനെ സംശയങ്ങൾ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? പരമാത്മേകത്വ പ്രത്യേക ദൃഢിമ്മന, ദൃഢത, ഇതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ തത്വ നിശ്ചയ ദാർഢ്യം, ഇവിടെ പറഞ്ഞെന്താണ് നിശ്ചയം എന്ന് പറഞ്ഞാൽ, അതിനുള്ള ദൃഢിമ്മന, ദൃഢിമ എന്ന് പറയുന്നത് നിശ്ചയം, ദൃഢബോധം എന്ന് പറയുന്നു. അത് ഈ സംശയവാദികൾ ദൂരീകരിച്ച ശേഷിക്കുന്നു. അതിന് അതെങ്ങനെ ദൂരീകരിക്കും? തത്വമസി എന്ന് കേട്ടു. പക്ഷെ ഈ വരുന്ന സംശയാദികൾ എങ്ങനെ ദൂരീകരിക്കും? കാരണം അത് ജ്ഞാനത്തോടൊപ്പം തന്നെ വരുന്നു. ആകാശത്തിൽ മേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ദൂരീകരിക്കും? അതിന് ദൂരീകരിക്കണമെങ്കിൽ വായു വീശി, വായു വീശിയാൽ അതിനെ ദൂരീകരിക്കുന്നു. ചക്ഷുരേന്ദ്രിയത്തിന് സൂര്യൻ പൂർണ്ണമായി വിഷയമാകുന്നു. അതുപോലെ ഇവിടെ എന്താണ്, ഉത്പത്തി സ്ഥിതി ലയ പ്രതിപാദകാനി വാക്യാനി, ഉത്പത്തി സ്ഥിതി ലയ പ്രതിപാദ വാക്യങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞത് ദൃഷ്ടാന്തേഹി ഹേതുവിശ്ച, ദൃഷ്ടാന്തങ്ങൾ ഹേതുക്കൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ദൃഷ്ടാന്തം മൃത്തികേത്യവ സൃഷ്ടം സത്യം. പിന്നെ ഹേതുക്കൾ എന്താണ്? അഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന അസ്ഫലിംഗം അഗ്നിയല്ലാതെ മറ്റൊന്നാകാൻ വഴിയില്ല. ഇത്തരത്തിലുള്ള യുക്തി, അതുകൊണ്ടുള്ള മനനം, ആ വിചാരം സംശയങ്ങളെ ദൂരീകരിക്കുന്നു. ശ്രവണ മനനങ്ങൾ, ശ്രവണം, നമ്മളൊരാളൊരു കാര്യം പറയുന്നു, അപ്പോൾ ഒരാൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു, ഒരു കഥ പറയുന്നു ഒരാൾ. കഥ പറയുമ്പോൾ ആദ്യം ഒരു കുട്ടിയെടുത്തൊരു കഥ പറയും, കഥ പറയുമ്പോൾ അവനത് ആദ്യം ശ്രദ്ധയോടെ കേൾക്കുന്നു, കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, ഗ്രഹിച്ചു കഴിയുമ്പോൾ, ഗ്രഹണം സംഭവിച്ചു കഴിയുമ്പോൾ ഉടനെ ചോദിക്കും, അതെന്താ അങ്ങനെ സംഭവിച്ചത്? അടുത്ത ചോദ്യം വരും. ഇപ്പം ഗ്രഹണത്തെ തുടർന്നാണ് സംശയം വരുന്നത്. ആദ്യം ഗ്രഹിക്കുക എന്ന് പറയുന്നത് നടക്കണം. അതേസമയം ഗ്രഹണം നടന്നില്ലെങ്കിൽ കുട്ടി എന്ന് പറയും, എന്ത് കഥയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും, ആ കഥയെ പിടികിട്ടുന്നില്ല എന്ന് പറയും. അസമയം ഗ്രഹണം സംഭവിക്കുകയാണെങ്കിൽ ആ കഥയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഇല്ലെങ്കിൽ എന്തായിരിക്കും? അഗ്രഹണത്തെക്കുറിച്ചുള്ള പരാതി ആയിരിക്കും പറയുന്നത്. എന്ത് കഥയാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും. ഇവിടെ ശ്രവണം എന്ന് പറയുന്നിടത്ത് ആദ്യം എന്താണ്, ശ്രദ്ധാലുവായ ഒരാൾ ഏകാഗ്രതയോടുകൂടി ഈ തത്വത്തെ ശ്രവിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് തത്വബോധം തന്നെ ഉണ്ടാകുന്നു ശ്രവണത്തിൽ നിന്ന്. പക്ഷെ ഉണ്ടായാലും അവിടെ സംശയങ്ങൾ വരാം, അതെങ്ങനെ എങ്ങനെ സംഭവിക്കും, ഭേദം അനുഭവവിഷയമായിരിക്കും, അഭേദം എന്നുള്ള ഒരു തത്വത്തെ എങ്ങനെ സ്വീകരിക്കും, ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള സംശയങ്ങൾ വരാം. അത് ആ സംശയങ്ങൾ ശ്രുതി തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് തുടർന്ന് അവിടെ ചർച്ച ചെയ്യുന്നത്. മൃത്യുകേത്യവ സത്യം തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അതിനെ പ്രതിപാദനം ചെയ്യുന്നു. അതും ശ്രവണത്തിന്റെ ഭാഗം തന്നെ. പക്ഷെ ശ്രവണത്തിൽ മുഖ്യമായി വരുന്നത് എന്താണോ, ആ തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നു. അതാണ് നീ ആ തത്വമാണ്, അതുപോലെ ഈ പ്രപഞ്ചം ആ തത്വമാണ്, നീ അതല്ല എന്ന നിന്റെ അനുഭവം മിഥ്യയാണ്, പ്രപഞ്ചം ആ തത്വം അല്ല എന്നുള്ള അനുഭവം മിഥ്യയാണ്. അപ്പൊ ഇവിടെ ആദ്യം നീ ആ തത്വമാണെന്ന് നേരിട്ട് ബോധിപ്പിക്കും. അവിടെ ശ്രവണജന്യമായ ആ ശബ്ദത്തുപരി ശബ്ദമായ ഞാനും ഉണ്ടാകുന്നു, ആ ശബ്ദ നിമിത്തമായിട്ട് ഞാനും ഉണ്ടാകുന്നു തന്റെ ശ്രവണത്തെക്കുറിച്ച്. വീണ്ടും അത് തുടരുന്നതാണ് പിന്നീട് നവവാരം 9 തവണ ദൃഷ്ടാന്തങ്ങളിലൂടെ പറയുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ആ ശ്രവണത്തിൽ നിന്ന് സ്വാഭാവികമായി വരാമെന്നുള്ള സംശയങ്ങളെ ആ ശ്രവണത്തിലൂടെ തന്നെ പരിഹരിക്കുന്നു. വീണ്ടും ഉപദേശം തുടരുകയാണ്. അപ്പോൾ അവിടെ സംശയങ്ങൾ ഉന്നയിക്കുന്നു, അത് പരിഹരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയും, ആ ശ്രവണം തന്നെ പറയുന്നു അത് മനനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണത്തിൽ തന്നെ മനനവും സംഭവിക്കുന്നു, എന്നിട്ട് അതിൻ്റെ താല്പര്യം പറയും. എന്താണ് ഐദ്യതാമിതം സർവം സാത്മാ തത്വമസി എന്ന നിർണയത്തെ പറയും. ഇതും ആ ശ്രവണത്തിൽ തന്നെ സംഭവിക്കുന്നു, ശ്രവണത്തിന്റെ ഭാഗമായി തന്നെ ശ്രവണ മനന നിധ്യാസനം. പക്ഷെ ഓരോന്ന് ഓരോ സ്ഥലത്ത് ഓരോന്നിനും പ്രാധാന്യം. ശ്രവണത്തിൽ ആ തത്വഗ്രഹണത്തിനാണ് പ്രാധാന്യം, അത് മനന രൂപത്തിലാവുമ്പോൾ അവിടെ ഈ സംശയ വിപര്യങ്ങളെല്ലാം മാറ്റുന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ തത്വത്തെ ശ്രവിക്കുന്നു, എന്നിട്ട് ശ്രവണം നിർത്തിവെച്ചു, പിന്നീട് ഏകാന്തമായി മനനം ചെയ്യുക, അങ്ങനെയില്ല. പിന്നീട് ഏകാന്തമായി നിശ്ചയിക്കുക, അങ്ങനെയില്ല. ഇതെല്ലാം ശ്രുതി തന്നെ ചെയ്യുന്നു, ശ്രവണവും. അതാണ് പറഞ്ഞത് ഇവിടെ ദൃഷ്ടാന്തം ഹേതു എന്ന് പറഞ്ഞതാണ്. ശ്രുതിയിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ കേൾക്കുന്ന ശ്രവണവുമാണ് മനനവുമാണ്, അസമയം അവിടെ തന്നെ അതിൻ്റെ നിശ്ചയം പറയുന്നു. സാത്മാതത്വം അശിശ്യത് ഗേതോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിശ്ചയം സംശയരഹിതമായി ആ തത്വത്തെ അവന് ബോധിക്കാനും പറ്റും. അതുകൊണ്ട് ശ്രവണ മനന നിധ്യാസനങ്ങൾ ഏകകാലത്തിൽ തന്നെ ശ്രുതി നിർദ്ദേശിക്കുക. ആത്മാവാര ദുഷ്ടവ്യ ശ്രോതവ്യു മന്ദവ്യു നിധ്യാസിതവ്യ എന്നെല്ലാം പറയുന്നിടത്തെല്ലാം ഇത് ഈ മാർഗത്തെ ശ്രുതി എന്ന് കാണിച്ചു തരികയാണ്. അല്ല, അവിടെ പറയുന്നതെന്താണ്? തത്വമസി എന്ന് കേൾക്കുക, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നീ ശ്രുതിയുടെ സഹായം കൂടാതെ സ്വതന്ത്രമായി ചെയ്യുക, അങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് ശ്രുതി അനുസാരിയായ തർക്കം യുക്തി എന്ന് പറയുന്നത്. അവിടെയും ശ്രുതി വേണം സഹായത്തിന്, അല്ലെങ്കിൽ ശ്രുതി തന്നെ അവിടെയും ആ മാർഗത്തെ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ നീ മനനം ചെയ്യുക, മനനം ചെയ്യുക, മൃത്തികാ ദൃഷ്ടാന്തത്തിലൂടെ, അഗ്നി സ്ഫുലിംഗ ദൃഷ്ടാന്തത്തിലൂടെ എന്ന് ശ്രുതി തന്നെ ബോധിപ്പിക്കുകയാണ്. ആ രണ്ടാമത്തെ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സംശയാദികൾ ദൂരീകരിക്കുന്നു. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ശ്രുതി എങ്ങനെയാണോ ബോധിപ്പിച്ചത്, ആ ബോധത്തിൽ സംശയങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ വായുവിൻ്റെ സ്ഥാനത്തായി മനനം എന്ന് പറയുന്നു. അപ്പോൾ ആ വായു മേഘങ്ങളെ മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നീട് എന്താണ്? സൂര്യൻ പൂർണ്ണരൂപത്തിൽ ഇന്ദ്രിയ വിഷയമാകുന്നു. അത് അടുത്ത് പറയുന്നു ദഠിമന ദൃഢത നിശ്ചയം നിധിധ്യാസനം എന്ന് പറയും. അതിന് പൂർണ്ണമായും ആ ദോഷങ്ങൾ അതിൽ വരാമെന്നുള്ള സൂക്ഷ്മമായ വികല്പങ്ങളെപ്പോലും പരിഹരിച്ചിട്ട് സ്വസ്വരൂപത്തിൽ വരുന്ന ദൃഢത, ദൃഢമായ ബോധം തന്നെ, അതാണ് പ്രത്യയ ദൃഢിമന എന്ന് പറയുന്നത്. പ്രത്യയ ബോധം, പ്രത്യയ ദൃഢത, പ്രത്യയം എന്ന് വെച്ചാൽ ബോധം, ബോധ ദൃഢത, അതാ പറയുന്നത്. പ്രത്യയ ദൃഢിമന അതിനു വേണ്ടിയാണ്. അപ്പോൾ ബോധത്തിൻ്റെ ദൃഢതയാണ് പറയേണ്ടത്. അത് സംശയാദികളെ ദൂരീകരിക്കുന്നതിലൂടെ, അത് ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ബോധത്തിൽ നമുക്ക് വരുന്ന ദൃഢതയിൽ നിന്നും, ബോധത്തിൻ്റെ ദൃഢത ഓരോ വിഷയങ്ങളിലും നമുക്കുണ്ട്. അപ്പോൾ ഒരു പുരുഷന് തന്നെ സംബന്ധിച്ച് ഞാൻ പുരുഷനാണെന്നുള്ള ദൃഢബോധമുണ്ട്. സ്ത്രീക്ക് സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ സ്ത്രീയാണെന്നുള്ള ദൃഢബോധമുണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ പുരുഷനാണ് അല്ലയോ, അങ്ങനൊരു സംശയം വരുന്നില്ല. അതുപോലെ ഉള്ള ബോധങ്ങളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താ? അവിടെയൊന്നും എന്താണ്? അതെല്ലാം സ്വസ്വരൂപത്തെ സംബന്ധിച്ചല്ല, മനസ്സിൽ തൻ്റെ ബുദ്ധിയുടെ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവിടെയല്ല. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെയെല്ലാം ബുദ്ധിയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് വരുന്നു, തന്നെക്കുറിച്ച് വരുന്നു. അതും എങ്ങനെ? വാസ്തവത്തിൽ ബുദ്ധിക്ക് അഭിഷേകമായിരിക്കുന്ന തന്നെക്കുറിച്ച് ആ ദൃഢതയിൽ ഇത് തൻ്റെ സ്വരൂപം ഈ ബുദ്ധിക്ക് അഭിഷേകമാണ് എന്നുള്ളതും ആ ദൃഢതയുടെ ഭാഗമാണ്. എങ്ങനെയൊക്കെയാണോ ശ്രുതി നിർദ്ദേശിക്കുന്നത്, അത് സർവവ്യാപകമാണ്, അപരിച്ഛിന്നമാണ്, അനന്തമാണ്, ജ്ഞാനമാണ്, സത്താണ്, ചിത്താണ്, ഏതെല്ലാം രീതിയിൽ സ്വസ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. അത് എന്തുകൊണ്ട് ദൃഢത ആവശ്യമായി വരുന്നു? ദൂരെ കുട്ടിയെ കണ്ടു, കുട്ടിയെ കണ്ടിട്ട് ഒരാൾ മറ്റൊരാൾ ചോദിക്കുകയാണ് സ്ഥാണുർവാ പുരുഷോവാ, ആ കാണുന്നത് സ്ഥാണുവാണോ പുരുഷനാണോ, സംശയരൂപത്തിൽ ബോധിപ്പിക്കും. അപ്പോൾ കേൾക്കുന്നവൻ്റെ മനസ്സിലെന്തായിരിക്കും, എങ്ങനെയാണ് ബോധം ഉണ്ടാകുന്നത്? ഒരാൾ മറ്റൊരാളെ ബോധിപ്പിക്കുകയാണ്, അയാളുടെ മനസ്സിലും ഈ വാക്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം എങ്ങനെയാണ്, അത് സ്ഥാണുവാണോ പുരുഷനാണോ, സംശയരൂപത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നീട് തീരുമാനിക്കേണ്ടി വരുന്നു, അത് യുക്തി കൊണ്ട് പരിശോധിക്കേണ്ടി വരുന്നു, അത് പുരുഷനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന് കൈയും കാലും എല്ലാം കാണണം, വസ്ത്രം ധരിച്ചിരിക്കണം. ഓ അതല്ല, ഇത് എന്താണ് സ്ഥാണുത്തോണ് തന്നെയാണ് എന്ന് ആ ശ്രോതാവ് നിശ്ചയിച്ചുറപ്പിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അവിടെ മറ്റൊരാൾ ആ വ്യക്തിയെ ബോധിപ്പിച്ചത് വികല്പ രൂപത്തിലാണ്, സ്ഥാണുവാണോ പുരുഷനാണോ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ശ്രുതി തത് തൊമസി, അത് നീയാണ്, യാതൊരു സംശയത്തിനും വില കൊടുക്കാത്ത രീതിയിലാണ് സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് വ്യക്തമായിട്ട്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് അവന് ആ സംശയരഹിതമായി ബോധിപ്പിക്കുന്നുണ്ട്, അവൻ്റെ ഉള്ളിൽ ആ ജ്ഞാനം ഉണ്ടാകുന്ന എന്താണോ അത് ബോധിപ്പിച്ചത് തന്നെയാണ്. താൻ ഞാൻ സത്താണ് എന്നാണ് ബോധിപ്പിച്ചത് എന്ന് സംശയരഹിതമായ അവന് ബോധം ഉണ്ടാകുന്നു. പക്ഷെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശ്രവണത്തിൽ നിന്ന് ഞാൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോധം ഉണ്ടായാലും അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബോധിപ്പിക്കുന്നിടത്ത് പറഞ്ഞ എന്താണോ തത് ത്വം അസി നവ, നീ അതാണോ അല്ലയോ, അങ്ങനെ ബോധിപ്പിച്ചാൽ സംശയജ്ഞാനം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ശ്രുതി ബോധിപ്പിക്കുന്നത് അസന്നിഗ്ധമായിട്ടാണ്. സർവം ഖണ്ഡിതം ബ്രഹ്മ, അഹം ബ്രഹ്മ അസ്മിയായ മഹാത്മാ ബ്രഹ്മ തത്വമസി വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, ഒരിടത്തും വാശബ്ദം പ്രയോഗിക്കുന്നില്ല അങ്ങനെയാണോ അല്ലയോ, മറിച്ച് നിശ്ചിതമായി ബോധിക്കുന്നു. അതുകൊണ്ടാണ് നിശ്ചിതമായി ബോധിപ്പിക്കുന്ന ഒരു വാക്യത്തിൽ നിന്ന് കേൾക്കുന്നവന് നിശ്ചിതമായ ജ്ഞാനം തന്നെ ഉണ്ടാവും. എങ്ങനെ കണ്ടിട്ട് പറയണം, സ്ഥാണുരയം, ഇത് തൂണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് തൂണാണെന്നുള്ള ബോധം ഉണ്ടാവും. പുരുഷോയം, ഇത് പുരുഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണെന്ന് ബോധം ഉണ്ടാകും. അവിടെ സംശയാത്മകമായ ജ്ഞാനമല്ല ഉണ്ടാകുന്നത്, നിശ്ചയാത്മകമായ ജ്ഞാനം തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനൊരു ജ്ഞാനം ഉണ്ടായാലും ആ ജ്ഞാനത്തെ പിന്തുടർന്ന് അവന്റെ മനസ്സ് വീണ്ടും വികല്പങ്ങളെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് ശ്രുതിയിൽ നിന്ന്, ഉപദേശത്തിൽ നിന്ന്, വാക്യത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നു, യഥാർത്ഥമായ ജ്ഞാനം. ആ ജ്ഞാനത്തെ എന്താണോ വീണ്ടും സംശയങ്ങൾ വന്ന് ബാധിക്കുകയാണ്, അത് അവൻ്റെ മനസ്സ് തന്നെ സൃഷ്ടിക്കുകയാണ്. ഞാൻ സത്താണെന്ന് പറഞ്ഞു, ശരി അത് മനസ്സിലായി, നീ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാകും, രണ്ടാമതാണ്, അതെങ്ങനെ സംഭവിക്കാം? അടുത്ത സംശയം മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നു, ഞാൻ ഇന്നാരാണ്, ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, ഞാൻ ആത്മാവാണെന്ന് ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ധരിച്ചിട്ടുമില്ല, അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണോ. പക്ഷെ ശ്രുതിയിൽ ഉപദേശിക്കുമ്പോൾ അല്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്ത്, ആദ്യം ദീർഘമായി വിശദീകരിച്ചു സത്തിനെ കുറിച്ച്, സദൈവ സൗമ്യ, അവിടെ മുതൽ സത്ത് എന്താണെന്ന് വിശദീകരിച്ചു. വിശദീകരിച്ചതിന് ശേഷം അവസാനമാണ് പറയുന്നത് എന്താണ്, ആ സത്ത് നീയാണ്. അപ്പോൾ അവിടെ സത്തെന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലും ആ സത്ത് ഞാനെങ്ങനെയാകും, സത്തത് മനസ്സിലായി, പ്രപഞ്ച കാരണമായിരിക്കുന്ന സത്ത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സത്ത്, നാശമില്ലാത്ത സത്ത്, സർവവ്യാപിയായ സത്ത്, പക്ഷെ അതൊക്കെ ഞാനെങ്ങനെയാകും. അവിടെയും എന്ത് ചെയ്യുന്നു, സത്തിനെ കുറിച്ച് ബോധിച്ചു, താനാണെന്ന് ബോധിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും സംശയം, അതെങ്ങനെ സംഭവിക്കാം. പിന്നെ അവിടെ വിപരീയം എല്ലാം വരാം. അവിടെ ഞാൻ സത്തായി അറിയുന്ന ശരീരത്തെയാണോ സത്തെന്ന് പറഞ്ഞു, മനസ്സിനെയാണോ, ബുദ്ധിയാണോ, പ്രാണനെയാണോ, ഇത്തരത്തിലെല്ലാ സംശയങ്ങളുണ്ടാകും. അതിനെ ദൂരീകരിക്കുന്നു. ഇത് എന്താണോ കൃത്രിമമായി ഒരു ബോധത്തെ നമ്മുടെ ഉള്ളിലുണ്ടാക്കുകയല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നത്. മറിച്ച് സ്വയം പ്രകാശിക്കുന്ന ആ ബോധത്തിൻ്റെ വന്ന മറയെ മാറ്റി കയറ്റിക്കുന്നു, അത്ര ചെയ്യുന്നുണ്ട്. ബാഹ്യമായ ഒരു വസ്തുവിനെ നമ്മളെ ബോധിപ്പിക്കും പോലെ അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്ന് പറഞ്ഞത് അത് സ്വരൂപത്തെ കുറിച്ചുള്ള ഞാൻ, മറ്റൊന്ന് എന്താണ് നമ്മുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇത് പുസ്തകമാണോ, ഇതാണ് പുസ്തകം. അപ്പോൾ പ്രത്യക്ഷമായി ആ വ്യക്തിക്ക് ഇതുവരെ പുസ്തകത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല, അല്ലെങ്കിൽ വാച്ചിൻ്റെ അനുഭവം ഉണ്ടായില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് വാച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിതാണോ. അപ്പോൾ പ്രത്യക്ഷമായി ആ ശബ്ദത്തിലൂടെ അയാൾക്ക് വാച്ചിനെ കാണുകയും ആ സ്വയം വാച്ചാണെന്നുള്ള പ്രത്യക്ഷമായ ബോധം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് ബാഹ്യമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ആ വിഷയത്തെ സംബന്ധിച്ച് അയാൾക്കൊരു പുതിയ ബോധം ഉണ്ടാകുകയാണ്, ഇത് വാച്ചാണ് എന്നൊരു ബോധത്തെ അവിടെ, ഒരു ബോധം അവിടെ സൃഷ്ടിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബാഹ്യമായി അറിയേണ്ട ഒന്നല്ല, മറിച്ച് സ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മേഘത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രകാശിപ്പിക്കുക എന്ന അർത്ഥമില്ല, സൂര്യനൊരു പുതിയ പ്രകാശത്തെ ഉണ്ടാക്കുക അങ്ങനെ അർത്ഥമില്ല, സൂര്യനെ അറിയാൻ വേണ്ടി ഒരു പ്രകാശം കണ്ണിനുണ്ടാക്കുക അതുമല്ല. കാരണം അവിടെ കണ്ണും ഉണ്ട് സൂര്യനും ഉണ്ട്, രണ്ടും ഒരേ തത്വമാണ്, രണ്ടും പ്രകാശിക്കുന്നതാണ്, ഇടയ്ക്കൊരു തടസ്സമാണ്. ആ സംശയം ആ തടസ്സത്തെ ദൂരീകരിക്കും. അതുപോലെ ഇവിടെയും അതാണ്, ഈ പറയുന്ന ആത്മതത്വം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തടസ്സം വന്നു, അജ്ഞാനത്തിൽ തുടങ്ങി തുടർന്നു വരുന്ന തടസ്സമല്ല അജ്ഞാനം എന്ന് പറയാം, അതിൽ തുടർന്നു വരുന്ന അഹന്ത എന്ന് പറയാം, ദേഹാത്മബുദ്ധി എന്ന് പറയാം, പലതരത്തിലും പറയാം. അപ്പോൾ ഇതിനെ മനഭ്രാന്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ തടസ്സത്തെ മാറ്റുക, ആ തടസ്സത്തെ മാറ്റുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്, സൂര്യനുണ്ട്, കാണുന്നവനുണ്ട്, മേഘമുണ്ട്, അവിടെ മാറ്റാൻ വേണ്ടി ഒരു വായു വന്നു. അതുപോലെ ഇവിടെ വരുന്നതാണ് എന്ത്, ശ്രുതിവാക്യം എന്ന് പറയും. ശ്രുതിവാക്യം അതിൻ്റെ ഉപയോഗം എന്താണോ, ആ ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ബോധം, ആ ബോധം അജ്ഞാനാദികളെ മാറ്റുന്നു ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവും സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള നിശ്ചയവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ആ സ്വസ്വരൂപമായിരിക്കുന്നു, അതിൽ വന്ന ആ മറയെ മാറ്റുന്നു. ബാഹ്യമായി എങ്ങനെയല്ല, അവിടെ ഒരു പുതിയ ബോധത്തെ സൃഷ്ടിക്കുന്നു, അങ്ങനെ നമുക്ക് തോന്നുന്നു. ഇവിടെ ഒരു പുതിയ ഒരു ബോധത്തെ സൃഷ്ടിച്ചു, പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനത്തെ സൃഷ്ടിച്ചു. ആന്തരികമായി ശ്രുതിവാക്യം ഒരു ബോധത്തെ, ആന്തരികമായി ഒരു ബോധത്തെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലത് ബാഹ്യമായ വിഷയത്തെക്കുറിച്ചുള്ള ബോധം പോലെയല്ല. ബാഹ്യമായ സ്ഥൂലമായ വിഷയത്തെക്കുറിച്ചുള്ള ബോധം പോലെ അല്ല. കാരണം എന്തുകൊണ്ട്, ഇവിടെ ശ്രുതി ആ ബോധത്തെ തന്നെ സ്വരൂപമായി നിർദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് അദ്വൈതം എന്ന് പറയുന്നത്. അവിടെ തൻ്റെ സ്വരൂപം, സ്വരൂപത്തിൻ്റെ പ്രകാശം, ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ബോധം എന്നുള്ള മൂന്ന് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, പുസ്തകം, ഞാൻ, അറിയുന്ന ഞാൻ, എൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള ത്രിപുടി രൂപത്തിലിവിടെ നിൽക്കുമ്പോൾ ഇത് താൻ തന്നെ ആയതുകൊണ്ട്, ബോധമെന്ന് പറയുന്നത് തൻ്റെ തന്നെ പ്രകാശമായതുകൊണ്ടും ഇവിടെ അങ്ങനെ ത്രിപുടിയില്ല. ശ്രുതി അങ്ങനെ ഒരു ബോധത്തെ സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷെ ആ ബോധത്തിന് സ്വസ്വരൂപ ബോധത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയത്തില്ല, അവർ സ്വതന്ത്ര ബോധമായി നിൽക്കത്തില്ല. എന്തുകൊണ്ടത് സ്വരൂപമായതുകൊണ്ട് തന്നെ, ആ ബോധം തൻ്റെ സ്വരൂപത്തിൻ്റെ തന്നെ പ്രകാശമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്വൈത ബോധം എന്ന് പറയുന്നിടത്തും ദ്വൈതമില്ല എന്ന് പറയുന്നത്. സാറിന് ചോദിക്കും അദ്വൈത ബോധം, അവിടെ ദ്വൈതം വരത്തില്ല, കാരണം അതൊരു ബോധമല്ലേ. ചോദിക്കും. അവിടെ ദ്വൈതം വരുന്നില്ല. എന്തുകൊണ്ട്? അത് ഈ സ്വരൂപത്തിന്റെ തന്നെ പ്രകാശമാണ്. സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം, അത് സ്വരൂപ പ്രകാശത്തിൽ നിന്ന് അന്യമാകാൻ പറ്റത്തില്ല. അത് ഒന്നായിട്ടേ ഇരിക്കാൻ കഴിയും. ഇപ്പോൾ നല്ല പ്രകാശിക്കുന്നു, സൂര്യൻ്റെ പ്രകാശമുണ്ട്. ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു മെഴുകുതിരി കൊളുത്തി വെച്ചു. അവിടെ മെഴുകുതിരിയുടെ പ്രകാശത്തിന് ഒരു ഉപാധിയുണ്ട്, മെഴുകെന്ന് പറയുന്ന ഒരു ഉപാധിയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്. പക്ഷെ പ്രകാശം എന്നുള്ള നിലയ്ക്ക് എന്ത് വരുന്നു? അവിടെ ഏകീഭവിക്കുന്നു. പ്രകാശത്തെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല. ആ സൂര്യൻ്റെ പ്രകാശവും ഒരു ചെറിയ പ്രകാശവും തമ്മിൽ ഒന്നായി പോകുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പ്രകാശം, ശ്രുതി ബോധിപ്പിക്കുന്ന പ്രകാശം, അത് ആത്മപ്രകാശവുമായിട്ടുള്ള ഭേദമില്ല, ഏകമാകുന്നു. അതിൻ്റെ ആവശ്യം പിന്നെ എന്തുകൊണ്ട് വന്നു? കാരണം ഈ പ്രകാശത്തിൽ തന്നെ അജ്ഞാനാദികൾ തനിക്ക് അനുഭവപ്പെടുന്നു, അജ്ഞാന സംശയ വിവരങ്ങൾ അനുഭവപ്പെടുന്നു. അതിനെ മാറ്റുന്നതിന് ഇതിൻ്റെ ആവശ്യം വന്നു. ശ്രോതാവിനുള്ള അജ്ഞാനാദികളെ മാറ്റുന്നതിന് വേണ്ടി വന്നു. വീണ്ടും പഴയ ചോദ്യം വരും. ഇത്രയും പറഞ്ഞു വരുമ്പോൾ ചോദ്യം, അങ്ങനെയാണെങ്കിൽ സ്വസ്വരൂപം അത് പ്രകാശമാണ്, ആ പ്രകാശം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പറയുന്നു, ശ്രുതി ബോധിപ്പിക്കേണ്ടി വന്നു. എന്തിനു ശ്രുതി ബോധിപ്പിച്ചു? അജ്ഞാനാദികളെ മാറ്റാം. അങ്ങനെ മാറി. അപ്പോൾ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിൽ പിന്നെ എങ്ങനെ അജ്ഞാനാദികൾക്ക് എന്താ സ്ഥാനം? അതെങ്ങനെ കടന്നു വന്നു? എവിടെ നിന്ന് വന്നു? പ്രകാശത്തിൽ എങ്ങനെ ഇരുള് വരും? പ്രകാശത്തിന് വിരുദ്ധമായതല്ലേ ഇരുള്. അപ്പോൾ പ്രകാശത്തിൽ ഇരുള് വരാൻ ചാൻസ് ഇല്ലല്ലോ. പ്രകാശം ഉള്ളിടത്ത് ഇരുള് കടന്നു വരുന്നു എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും? അത് ഏത് വഴി കടന്നു വരും? പ്രകാശത്തിലേക്ക് വരാൻ ഇരുളിന് വഴി കാണിച്ച ആരാണ്? ഇരുള് വന്ന വഴി ഏതാണ്? എങ്ങനെ സംഭവിക്കുമെന്ന് ചുരുക്കം, അതെങ്ങനെ സംഭവിക്കും? അവിടെയാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരാൾ അതുവരെ എത്തിക്കഴിഞ്ഞ സ്വരൂപം പ്രകാശമാണ്, ആ പ്രകാശത്തിൽ ഇരുൾ അനുഭവപ്പെടുന്നു, അജ്ഞാന സംശയങ്ങൾ, അതിനെ ശ്രുതി ബോധിപ്പിക്കുന്നു, ബോധിപ്പിക്കുമ്പോൾ ഇരുൾ മാറുന്നു എന്നുള്ള അനുഭവം. അപ്പം അങ്ങനെ ഇരുൾ മാറുന്നുണ്ടെങ്കിൽ അതുവരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രകാശത്തിൽ പിന്നെ ഇരുള് എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംശയം സംഭവിക്കും, എങ്ങനെ വിവരം സംഭവിക്കും എന്നുള്ളൊരു ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല. എന്തുകൊണ്ട്? കാരണം അത്രമാത്രം എത്താമെങ്കിൽ അവിടെ പിന്നെ ഇതില്ല, അജ്ഞാന സംശയങ്ങൾ ഇല്ല. അതിനാണ് ഇവിടെ പറയുന്നത് ദൃഢിമ. അപ്പോൾ ഈ മനനത്തിൻ്റെ ആവശ്യം എന്താണ്? മനനത്തിൻ്റെ ആവശ്യം വന്നത് അജ്ഞാന വിമിശയങ്ങൾ സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അജ്ഞാന സംശയങ്ങൾ മനനം കൊണ്ട് ദൂരീകരിക്കുകയാണ് അതിൻ്റെ താല്പര്യം. അത് അതിൻ്റെ വഴിക്ക് സഞ്ചരിച്ച അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചാൽ പിന്നെ ചോദിക്കാൻ പറ്റും, എങ്ങനെ അവിടെ ഇരുളുണ്ടായി, എങ്ങനെ സംശയമുണ്ടായി, എങ്ങനെ അജ്ഞാനമുണ്ടായി? കാരണം അത് ദൂരീകരിച്ചു കഴിഞ്ഞു. എൻ്റെ താല്പര്യം എന്തോ ആ ദൃഢതയിലെത്താനാണ്. അപ്പോൾ ആ ദൃഢതയിൽ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഇല്ലാത്തതിനെ കുറിച്ച് എങ്ങനെ ചോദിക്കും? അജ്ഞാന സംശയങ്ങൾ കാരണം അനുബോധിക്കുന്നു എന്താണ്? സൂര്യൻ്റെ മുമ്പിൽ ഇരുട്ടിൽ നിൽക്കാൻ സ്ഥാനമില്ല എന്ന, അങ്ങനെ വരാൻ സ്ഥാനമില്ല, സൂര്യനോട് എതിരിടാൻ ഇരുട്ടിന് കഴിയില്ല. പ്രകാശത്തിൻ്റെ സ്വഭാവമാണ് അതിനെ നശിപ്പിക്കുക. അപ്പോൾ അതുവരെ എത്തിയാൽ ഒരാൾ ശ്രവണ മനനത്തിലൂടെ ഇത്രയും ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ എന്താണ്? ആ സ്വസ്വരൂപത്തിൽ അജ്ഞാന സംശയവിപര്യങ്ങളെ ദൂരീകരിക്കുന്നതാണ് ഈ ആത്മബോധം എന്നെത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? അയാൾക്ക് പിന്നീട് എങ്ങനെ അജ്ഞാനം സംശയവീര്യം എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആത്മബോധം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ചു. അപ്പോ നമ്മൾ കർത്തൃവുമായിട്ടൊരു സംശയം ഉണ്ടാക്കുകയാണ് അവിടെ. എന്താണോ അതുവരെ ഇല്ലാതിരുന്നു, ആത്മബോധത്തിന്റെ സഹായം വന്നു, ആത്മബോധം വന്നു, വന്ന് ആണല്ലോ അജ്ഞാനാദികളെ ദൂരീകരിച്ചത്. ആത്മബോധത്തിന്റെ സഹായത്തെ അപേക്ഷിച്ചില്ലേ? ആത്മബോധം എങ്ങനെയാണ് ഈ സ്വരൂപത്തെ പ്രകാശിക്കുന്നത്? അവിടെ മൂന്ന് കാലത്തും അജ്ഞാനാദി ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു അജ്ഞാനത്തെ ഇല്ലാതാക്കുകയല്ല, മുമ്പ് അജ്ഞാനാദി ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതി സദഹ. ഓർമ്മയുണ്ട, സദഹ വീത ഭാഷയും ഇന്ദ്രിയാദി സത്തം എന്ന് പറയുന്ന എന്ത് ഇന്ദ്രിയാദികളൊക്കെ സത്താണ്. ഇത് ഉള്ളതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോ എന്താണ് ആ ബോധം എന്ന് പറയുന്നത്? ഇവിടെ മൂന്ന് കാലത്തിലും ആ സ്വരൂപത്തിൽ അജ്ഞാന സംശയാദികൾ ഇല്ലേ ഇല്ല എന്നുള്ളതാണ് ബോധം. അപ്പോ ദൂരീകരിക്കുക എന്ന് പറയുന്നത് എന്റെ താല്പര്യതാണ്. ഉണ്ടായി നിലനിന്ന് നശിച്ചു എന്നല്ല, അവിടെ ഉണ്ടായിട്ടേ ഇല്ല, ആ ബോധമാണ്. അപ്പൊ അങ്ങനെ ഒരു ബോധമാണ് ഇതിന്റെ ദൃഢത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോധത്തിന്റെ ദൃഢതയിൽ പിന്നെ ആര് എങ്ങനെ ചോദ്യം ചോദിക്കും? എങ്ങനെ അവിടെ അജ്ഞാനം വന്നു, എങ്ങനെ നിലനിന്നു ഇല്ലാതായി? അതെല്ലാം എന്താണ്? അതിന് മുമ്പാണ്. ആ ശ്രവണത്തിന്റെ സമയത്ത് വാസ്തവത്തിൽ ശ്രുതി നേരിട്ട് ബോധിപ്പിച്ചു, അവൻ നേരിട്ട് ബോധിച്ചു. ബോധിച്ചിട്ട് വീണ്ടും അവന്റെ മനസ്സ് തന്നെ ഇങ്ങനെ ഇല്ലാത്ത സംശയങ്ങളെ സൃഷ്ടിച്ചു. ഇല്ലാത്ത അത് ഇതുപോലെയാണ്, ഇന്ദ്രജാലക്കാരൻ കാണിച്ചു കഴിഞ്ഞ ആന എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചതാണ്. അതിനെ എവിടെ കൊണ്ടുപോയി, ആണ് ബന്ധിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ്, ഇന്ദ്രജാലക്കാരൻ കാണിച്ചു തന്ന ആന എങ്ങോട്ട് പോയി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ദ്രജാലക്കാരന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? വാസ്തവത്തിൽ അതില്ലാത്തതാണ്. അതുപോലെ ശ്രവണ മനനങ്ങളിലൂടെ അയാൾ ശ്രമിക്കുന്ന എന്താണ്? വാസ്തവത്തിലുള്ള ഒരു അജ്ഞാനത്തെ സംശയത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് അജ്ഞാന സംശയങ്ങളെന്ന് ഏതിനാണോ താൻ കരുതിയിരുന്നത് അത് വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല, അതാണ് അതിന്റെ ദൂരീകരണം. വാസ്തവത്തിൽ നിലനിൽക്കാത്ത ഒന്നിനെ കുറിച്ച് അതെങ്ങനെ ഉണ്ടായി, എപ്പോ ഉണ്ടായി, എന്തുകൊണ്ട് ഇത്രയും കാലം നിന്നു? അതുകൊണ്ട് പറയൂ, എന്താണോ ഇത്, എന്താണോ ആത്മഭിന്നമായി അനുഭവപ്പെടുന്നത് അതെല്ലാം പരമാർത്ഥത്തിൽ മൂന്ന് കാലത്തിലും ഇല്ലെന്നാണ് ബോധിക്കുന്നത്. ഇന്ന് വരെ നിന്നു, ആത്മജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഇതൊക്കെ നിന്നു, തന്നെ ബാധിച്ചുകൊണ്ടിരുന്നു, ആത്മജ്ഞാനത്തിന് ശേഷം ഇതൊക്കെ ഇല്ലാതായി എന്നുള്ളതല്ല. മനസ്സ് നമ്മുടെ കാലസങ്കല്പത്തിൽ ഭൂതം വർത്തമാനം ഭാവി എന്ന് ചിന്തിച്ചാൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ മൂന്ന് കാലത്തിലും നിലനിൽപ്പില്ലാത്ത ഒന്നാണ്. അപ്പൊ അവിടെ എന്തോ എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആത്മാവേകവും സത്വമാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ തെറ്റില്ല. ആ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ തുടക്കത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെ അജ്ഞാനം ഉണ്ടായി, എങ്ങനെ പ്രപഞ്ചമുണ്ടായി, ആത്മാവ് നിർഗുണമാണെങ്കിൽ? ചോദ്യം ചോദിക്കുന്നേ തെറ്റില്ല, പക്ഷെ ആ ചോദ്യം ഇതിന്റെ ആരംഭമാണ്. മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്താണ് ആ ചോദ്യത്തിന് പരിഹാരം എന്ന് പറയുന്നത്? മറ്റൊരാളുടെ സമാധാനമല്ല, സ്വന്തം ബോധമാണ്, സ്വന്തം അനുഭവമാണ്. വേറൊരാളുടെ സമാധാനം കൊണ്ട് ആ ചോദ്യത്തിന് പരിഹാരം കിട്ടത്തില്ല. ഒരാളുടെ ചോദ്യവും വേറൊരാളുടെ സമാധാനവുമായി നിൽക്കുമ്പോൾ പരിഹാരമില്ല. എന്തുകൊണ്ട്? അത് രണ്ട് സ്ഥലത്താണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മുറിയിൽ ഇരുള, അടുത്ത മുറിയിൽ വെളിച്ചം. എന്താ പ്രയോജനം? ഒരു ചോദ്യം ചോദ്യകർത്താവ്, സമാധാനം ഉത്തരം പറയുന്നതാണ്. ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ സമാധാനം ഒരു വഴിക്ക് പോവും, ചോദ്യം വേറെ വഴിക്ക് പോവും. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ സമാധാനം ആ ചോദ്യകർത്താവിൽ തന്നെ വരണം. അത് വരാത്തിടത്തോളം തന്നെ ചോദ്യങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. അതിന് സമാധാനം വാസ്തവത്തിൽ ഇല്ല. അന്യന്റെ സമാധാനം തനിക്ക് സമാധാനമാകത്തില്ല. അപ്പോൾ മനനം എന്ന് പറയുന്നത് എന്താണോ, അത് അവിടെ ചോദ്യകർത്താവിൽ തന്നെയാണ് മനനം, ചോദ്യകർത്താവിൽ തന്നെയാണ് സമാധാനം പറയേണ്ടത്. അപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുമ്പോൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇതിൻ്റെ സമാധാനം തന്നിലാണ് വരേണ്ടത്. അല്ല, ചോദ്യത്തിന് സമാധാനം പറയേണ്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സമാധാനം എന്റെ ചോദ്യത്തിന് പരിഹാരമല്ല. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരുവിന്റെ സമാധാനം പരിഹാരമല്ല. ഇനിയൊരു സമാധാനം പറഞ്ഞാൽ അത് മറ്റൊരു ചോദ്യത്തിന് വഴിതെളിക്കും, അത്രയേ ഉള്ളൂ. വീണ്ടും അതിനൊരു സമാധാനം പറഞ്ഞാൽ വേറൊരു ചോദ്യത്തിന് വഴിതെളിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ശിഷ്യന്റെ ഭാഗത്ത് ചോദ്യം, ഗുരുവിന്റെ ഭാഗത്ത് സമാധാനം, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവിടെ ഗുരു എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ശിഷ്യനിൽ സമാധാനത്തെ ഉണ്ടാക്കാനും, അതാണ് ഉപദേശത്തിന്റെ ശ്രുതിയുടെ താല്പര്യം. അതാണ് ശ്രോതാവിൽ സമാധാനത്തെ ഉണ്ടാകും. ശ്രോതാവിൽ സമാധാനത്തെ ഉണ്ടാകുമ്പോൾ ചോദ്യം നിന്നവിടെ തന്റെ ചോദ്യം അവിടെ അവസാനിക്കുന്നു. എങ്ങനെ പ്രപഞ്ചമുണ്ടായി, അഭേദത്തിൽ എങ്ങനെ ഭേദമുണ്ടായി, തത്വത്തിൽ എങ്ങനെ മിഥ്യയുണ്ടായി, നിർഗുണത്തിൽ എങ്ങനെ സഗുണമുണ്ടായി, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം സ്വയം തന്നെ തന്നെ സമാധാനം വരും. അത് വരുന്നതിനാണ് ഇവിടെ പറയുന്നത് പ്രത്യയ ദൃഢിമ എന്ന് പറയുന്നത്. ആ ശ്രോതാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിഷ്യനെ സംബന്ധിച്ച് അത്തരം ചോദ്യങ്ങൾ ഉദിക്കുന്നതിനുള്ള അവകാശമേ ഇല്ല. കാരണം എന്തുകൊണ്ട്? ശിഷ്യനെ സംബന്ധിച്ച് സംഭവിക്കുന്ന തത്വഗ്രഹണമാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ഒരാളെ പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പഠനം ഒരിക്കലും അവസാനിക്കത്തില്ല പഠനം. കാരണം ഇതിനെക്കുറിച്ച് അറിയാൻ ഒരുപാടുണ്ട്, അറിഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി, ഇതുണ്ടാക്കുന്നതിന് എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം ഇതിനെക്കുറിച്ച് നമുക്കറിയാം, നമുക്കിനി അറിയാൻ എന്തെല്ലാം ഇതിലുണ്ട്, ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച്, ഈ വസ്തുവിനെക്കുറിച്ച്, അതിൻ്റെ പരമാണുക്കളെക്കുറിച്ച് അറിവ് അനന്തമായി പോവുകയാണ്. ഒരിക്കലും നമുക്ക് ഈ പുസ്തകത്തെ ഒരു തരത്തിലും ഒരു പരമാണുവിനെ പോലും പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല, അറിവ് അനന്തമായി പോവും. പക്ഷേ സുസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഞാനും അങ്ങനെ അല്ല. എന്തുകൊണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാം, അത് ഏകമാണ്, അഭേദമാണ്, അതിൻ്റെ സ്വരൂപം തന്നെ അനന്തമാണ്. അതുകൊണ്ട് അവിടെ എന്താണ് അതിന് പറയുന്നത്, വേദാന്തം എന്ന് പറയുന്നത്, അത് അറിവിനെ അവസാനിപ്പിക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് വന്നല്ലോ, എന്തിനെ അറിഞ്ഞാലാണോ അറിവ് അവസാനിക്കുന്നത്, അതാണ് സ്വരൂപത്തെ കുറിച്ചുള്ള ഞാൻ. അവിടെ ഈ ബോധ ദൃഢതയും പിന്നെ ഇത്തരം സംശയങ്ങൾ, സംശയം വിപരിയും സംശയത്തെക്കുറിച്ചുള്ള സംശയങ്ങളും മാറും. അതാണ് നമ്മൾ ചോദിക്കുന്നത്, സംശയം എങ്ങനെ ഉണ്ടാകാം, സംശയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, അജ്ഞാനം എങ്ങനെ ഉണ്ടാകാം, അജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞാനം, വിപരീം എങ്ങനെ സംഭവിക്കുന്നു, വിപരീയത്തെക്കുറിച്ചുള്ള വിപരീയങ്ങൾ എന്ന്. ഇത് എന്താണ്, ആ ശ്രോതാവിൽ മനനത്തിലൂടെ സംഭവിക്കുന്ന ദൃഢത കൊണ്ട് അതില്ലാതാകുന്നു. അത് ആത്മമനനം കൊണ്ടേ സാധ്യമാകും, അന്തർമുഖമായ ആത്മമനനം. അതിനുവേണ്ടി ഉത്പത്തി സ്ഥിതി ലയ പ്രതിപാദക വാക്യങ്ങൾ ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ താല്പര്യം ഒന്ന് തന്നെ. ഇവിടെ പറയുന്നു അന്യഥ വാക്യഭേദ പ്രസംഗ, വാക്യഭേദം വരെ ഇവിടെ വാക്യഭേദം എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞ ആശയക്കുഴപ്പം എന്ന് പറയും. നമ്മളീ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാകുന്നതോടൊപ്പം തന്നെ ആശയക്കുഴപ്പങ്ങളും വരുന്നു. അത് വൈദികന്മാരുടെ ഭാഷയിൽ പറയുന്നതാണ് വാക്യഭേദമെന്ന്. അതായത് ഒരു പ്രകരണത്തിൽ എടുക്കുക വേദത്തിൻ്റെ, ആ പ്രകരണത്തിൽ പല വാക്യങ്ങൾ കൂടി ചേരുന്നു, അങ്ങനൊരു പ്രകരണം. ധാരാളം വാക്യങ്ങളുണ്ട് ഈ പറയുന്ന ശ്രവണ മനന നിധിധ്യാസന രൂപത്തിലുള്ള വാക്യങ്ങൾ. ഉപനിഷത് ഭാഗത്തെടുത്തു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളെല്ലാം കൂടി ആ വാക്യങ്ങളുടെ താല്പര്യം എന്താണോ? ശ്രോതാവൻ ഇവിടെ പറയുന്ന പ്രത്യേക ദൃഢിമ, ദൃഢബോധം, അതാണ് വാക്യത്തിൻ്റെ താല്പര്യം. അങ്ങനെ ദൃഢബോധം ഉണ്ടാക്കണമെങ്കിൽ വാക്യങ്ങളുടെ അർത്ഥത്തിന് പരസ്പര വൈരുദ്ധ്യം വരാൻ പാടില്ല. ഒരു വാക്യം ഒന്ന് പറയുക, വേറൊരു വാക്യം അതിന് വിപരീതമായ വേറൊരു കാര്യം പറയുക, അങ്ങനെ വരാൻ പാടില്ല. മറിച്ച് അത് ഏകമായ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ വാക്യങ്ങൾ നമ്മൾ വിപരീതമായി അർത്ഥങ്ങളെ കാണുകയാണെങ്കിൽ, ഒന്നിനൊന്ന് പരസ്പര വിരുദ്ധമായിരിക്കുന്ന അർത്ഥങ്ങൾ കാണുകയാണെങ്കിൽ പറയും ഇവിടെ വാക്യഭേദ ദോഷം വന്നു, ഏകവാക്യതയില്ല എന്ന് പറയും. സംഭവത്യേകവാക്യത്തെ തദ്ഭേദസ്യ അന്യായത്വ എന്ന് പറയും. ഇത് മീമാംസകര് കർമ്മകാണ്ഡത്തിൽ ഈ ഭാഗത്തിൽ പറയുന്ന കർമ്മങ്ങൾ ഇന്ന കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഈ ഭാഗത്തിലെ വാക്യങ്ങൾ ഇന്ന കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഇന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ള രീതിയിൽ കർമ്മത്തെയും അതിൻ്റെ ഫലത്തെയും സംബന്ധിച്ച് നിശ്ചിതമായൊരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണല്ലോ ഏകവാക്യത്വം എന്ന് പറയും. അത് തന്നെ ഭാഷകാരനും കൂടെ അദ്വൈതത്തിനും പറയുന്നു. എന്താണ് സംഭവത്യേകവാക്യത്വ വാക്യഭേദസ്യനേഷ്യത്തെ? മാർലഭട്ടൻ്റെയാണ് നമ്മുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെയും എന്താണോ, നമുക്കൊരു താല്പര്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ബുദ്ധിക്ക് വൈഷമ്യം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഏകവാക്യതയെ കണ്ടെത്തണം, എന്നുവെച്ചാൽ ഏക താല്പര്യത്തെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ എല്ലാം അവ്യവസ്ഥിതമായി. അഗ്നിഹോത്രം ചെയ്യുന്നു, ജ്യോതിഷ്ഠോമം ചെയ്യുന്നു, എങ്ങനെ അത് ചെയ്യണം, എന്താണ് അതിൻ്റെ ഫലം, ഇതിനൊരു നിശ്ചിതമായൊരു ബോധം ഉണ്ടായാലേ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു നിശ്ചിതമായ ബോധം ഉണ്ടാകാതെ വേദവാക്യങ്ങൾ വായിച്ച് പരസ്പര ആശയക്കുഴപ്പത്തോടുകൂടി കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം പൂർത്തിയാക്കാൻ കഴിയത്തില്ല. വേദത്തിലൊന്നല്ല, ലോകത്തിലും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു കാര്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ആശയം വേണം, ആശയക്കുഴപ്പമില്ലാത്തൊരു ആശയം വേണം. അപ്പം ഇവിടെ എന്താണ് ക്ഷുദ്രാ വിസ്ഫുലിംഗ മമൈവാംശ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അനന്തരം ബാഹ്യം അയമാത്മാ ബ്രഹ്മ ഇതം സർവം ഇതായ്മ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. മമൈവാംശ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? പരമാത്മാവ് എൻ്റെ ഒരു അംശം, ജീവാത്മാവ് ക്ഷുദ്രാ വിസ്മരിക്കുക. ഈ ജീവന്മാർ ക്ഷുദ്രമാണ്, അല്പമാണ്, സംസാരിയാണ്, പരമാത്മാവ് നിത്യമുക്തനാണ്. തുറന്നു വരുമ്പോൾ എന്താണ് അനന്തരം അബാഹ്യം അയം ആത്മാ ബ്രഹ്മ. അവിടെ പറയുന്നു ആ പരമാത്മാവ് തന്നെയാണ് അയം ഈ ജീവാത്മാവ്. ഇതിനെ ക്ഷുദ്രാ വിസ്മരിക്കുക, മമീ വംശ, അയമാത്മാ ബ്രഹ്മ, ഈ വാക്യങ്ങൾ, ഇതാണ് പല വാക്യങ്ങൾ. ഇതിൻ്റെ ഏകവാക്യത എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഇതിന് ഭിന്ന ഭിന്ന അർത്ഥത്തെ എടുത്ത് പരസ്പരം വൈരുദ്ധ്യത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആശയക്കുഴപ്പം കർമ്മത്തിൽ വരുന്നത് പോലുള്ള ആശയക്കുഴപ്പം തത്വജ്ഞാനത്തിലും വരും. അതുകൊണ്ട് ഇതിൻ്റെ താല്പര്യത്തെ എടുക്കുന്നു, എങ്ങനെ ഇതിനെ യോജിപ്പിച്ചാലാണ് വൈരുദ്ധ്യം വരാതിരിക്കുന്നത്. കാരണം ശ്രുതിയുടെ താല്പര്യം തത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ആ തത്വത്തെ ബോധിപ്പിക്കുകയല്ല, നമ്മുടെ ബുദ്ധിക്ക് ആശയക്കുഴപ്പം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ തത്വബോധമല്ല സംഭവിച്ചത്, അതത്വത്തെ ബോധിച്ചു. തത്വമല്ലാത്തതിനെ ബോധിച്ചുകൊണ്ടാണ് ഈ തകരാറ് വരുന്നത്, അതിലേ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തത്വത്തെ ബോധിക്കണം, തത്വത്തെ ബോധിക്കണമെങ്കിൽ ആദ്യം അത് നിശ്ചയിക്കണം, തത്വം എന്താണ്, പരമാർത്ഥം എന്താണ്. ഇത് വേദത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ, അസത്യത്തെ ബോധിക്കുന്നതിന് വേദോപദേശത്തിൻ്റെ ആവശ്യമില്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സത് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തത്വബോധം വേണം. നിർവൃതി തത്വബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നിർവ്വാണം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഫലത്തെ കൊടുക്കുന്നതായ തത്വബോധം ഈ വേദത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ വേദത്തിൻ്റെ താല്പര്യത്തെ അറിയണം. അപ്പോൾ വേദത്തിൻ്റെ താല്പര്യം ആ തത്വത്തിലാണ്, അത് വാക്യഭേദം കൊണ്ട് പറ്റത്തില്ല, ഏകവാക്യത കൊണ്ടേ പറ്റൂ. ഈ വാക്യങ്ങളെല്ലാം ഒരേ ഒരു താല്പര്യത്തെ ബോധിപ്പിക്കുന്നു, അതാണ് തത്വം. ഇപ്പോൾ ഉത്പത്തിസ്ഥിതി ലയപ്രതിപാദക വാക്യങ്ങളെല്ലാം ചേർന്നിട്ട് എന്താണോ ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ അഗ്നിയിൽ നിന്നും വിസ്പുലിംഗം എന്ന് പറഞ്ഞാൽ അഗ്നിയും വിസ്പുലിംഗവും ഒരു തത്വമാണ്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഫലം ഉണ്ടാകത്തില്ല. നിർവൃതി, നിർവാണം, മോക്ഷം, കൃതകൃത്യത എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കത്തില്ല. അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ജീവനെ ഇത് ബോധിപ്പിക്കുന്നത്. ഞാൻ സംസാരിയാണ്, ഞാൻ നിത്യശുദ്ധ മുക്തസ്വഭാവനാണ് എന്ന് ബോധിപ്പിക്കുന്നത് ആ ജീവന്റെ മുക്തിക്ക് വേണ്ടിയാണ്. ജീവനത് ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ ഉപായം അന്വേഷിക്കുമ്പോഴാണ് അവനെ വേദത്തിലെത്തിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്തെത്തിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശത്തിൽ അവനെ എത്തിക്കുന്നു. ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വഴിക്ക് പോവുക, അതിനെ കണ്ടെത്തുക. അപ്പോൾ ആ ദൃഷ്ടിയിൽ വേണം വേദത്തെ കാണേണ്ടത്, വേദവാക്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അത് വാക്യഭേദം അല്ല വരേണ്ടത്, ഏകവാക്യതയാണ്. അതുകൊണ്ട് വേദത്തിൽ പൊതുവേ തന്നെ അത് കർമ്മകാന്ഡമായാലും ശരി ജ്ഞാനകാന്ഡമായാലും ശരി വാക്യഭേദത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല, മറിച്ച് ഏകവാക്യത സ്വീകരിക്കണം. ഈ ഒരു പ്രകരണത്തിൻ്റെ വാക്യങ്ങളുടെ താല്പര്യം ഏകമായിരിക്കും, അതാണ് ഏകവാക്യത. ആ താല്പര്യത്തെ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ പ്രത്യയ ദൃഢിമ, ദൃഢബോധം ഒരാൾക്ക് ഉണ്ടാകുന്നത്. അത് ആണ് എല്ലാ ഉപനിഷത്തും അതാണ് ചെയ്യുന്നത്. സർവ ഉപനിഷസ്സുഹി വിജ്ഞാനാത്മന പരമാത്മന ഏകത്വപ്രത്യയോ വിധീയതേ ഇതി അവിപ്രതിപത്തി സർവേഷാം ഉപനിഷത് വാദിന. സർവോപനിഷസ്സുഹി എല്ലാ ഉപനിഷത്തുകളിലും, ഉപനിഷത്തെന്ന് പ്രത്യേകിച്ച് പറയുന്നത് കർമ്മകാണ്ഡത്തിന്റെ വിഷയം വേറെയാണ്, കർമ്മങ്ങളാണ്, അത് വിടുക. ഇപ്പം അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, ഇവിടെ ആത്മബോധത്തെക്കുറിച്ച് തത്വബോധത്തെക്കുറിച്ചാണ്. അപ്പം അത് വരുമ്പോൾ ഉപനിഷത്തുകളാണ്. അവിടെ വിജ്ഞാനാത്മന, ഈ ജീവാത്മാവിന്, ഈ ജീവന് പരമാത്മന ഏകത്വപ്പെടുത്തിയോ വിധീയതേ, പരമാത്മാവുമായിട്ടുള്ള ഏകത്വബോധം, അഭേദബോധം, ഏകത്വമെന്നോ അഭേദമെന്നോ പറയാം, രണ്ടും ഒന്നാണ്, ആണ് വിധീയത ഉപദേശിക്കുന്നത. വിധി എന്ന് വെച്ചാൽ ഇവിടെ ഉപദേശം എന്നുള്ള അർത്ഥത്തിലാണ്, ബോധനം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ പരമാത്മതത്വം തന്നെയാണ് ജീവതത്വം എന്ന് രണ്ടിൻ്റെയും അഭേദത്തെ ബോധിപ്പിക്കുന്നു എല്ലാ ശ്രുതികളും. ഇതാണ് അവിടെ ഏകവാക്യത എന്ന് പറയുന്നത്. ശ്രുതികളുടെ എല്ലാത്തിൻ്റെയും താല്പര്യമാവുന്നത് തന്നെയാണ്. അപ്പോൾ ഉപനിഷത്തെന്ന് പറഞ്ഞെങ്കിലും ഈ അദ്വൈതകൾ പറയും പൂർവകാന്ഡവും ഉത്തരകാന്ഡവും തമ്മിലും ഏകവാക്യത ഉണ്ടെന്ന് പറയും. കർമ്മമായിട്ട് കർമ്മം, കർമ്മത്തിലൂടെ ആത്മശുദ്ധി, ആ ശുദ്ധിയിലൂടെ ആത്മബോധം, ആ തരത്തിൽ വരുമ്പോൾ എന്താണോ ഇതിന് വേദത്തിന് മുഴുവൻ ഏകതാല്പര്യമാണ്. വേദത്തിന് മുഴുവൻ താല്പര്യം എന്താണോ ആ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതിന് ഒരു പരിധിവരെ കർമ്മങ്ങൾ സഹായിക്കുന്നുണ്ട്. കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവിടെ വിഹിതവും നിഷിദ്ധവുമായ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറഞ്ഞു, നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. അതെല്ലാം കൊണ്ട് ചിത്ത സംസ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതി നോക്കുമ്പം പൂർവ്വ ഉത്തരവൊന്നുമില്ല, സമ്പൂർണ്ണ വേദത്തിലും ഏകവാക്യത്തിന് വെച്ചാൽ ഏക താല്പര്യം എന്താണോ ഈ ജീവനെ, ശ്രോതാവിനെ, തത്വത്തെ ബോധിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ അതല്ല, ഉപനിഷത്തിനെ കുറിച്ച് മാത്രം അടുത്ത് പറയുകയാണ്. ഇവിടുത്തെ ചർച്ചാ വിഷയം ഉപനിഷത്താണ്. അതുകൊണ്ട് പറയുന്നു ഉപനിഷസ് വിജ്ഞാനാത്മന, ഈ ജീവന് പരമാത്മാവുമായിട്ടുള്ള ഏകത്വബോധം, അതാണ് വിധിയതയെ ഉപദേശിക്കുന്നത് ഏകത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് അവിപ്രതിപത്തി, അതുകൊണ്ട് ഇവിടെ വിരുദ്ധാഭിപ്രായമില്ല. അങ്ങനെ നമുക്ക് തോന്നുമെങ്കിലും ക്ഷുദ്ര വിസ്ഫുലിംഗ എന്നും മറ്റും പറയുന്നിടത്ത് അങ്ങനെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ അതില്ല എന്നാണ്. സർവേഷാം ഉപനിഷദ്വാദിന, എല്ലാ ഉപനിഷത് വാദികൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല എന്നാണ്. ഇപ്പോൾ ഉപനിഷത് വാദികളെന്ന് പറയുമ്പോൾ ഉപനിഷത്തെല്ലാം വായിക്കുന്നവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ അത് ശ്രവിക്കുന്നവർക്ക്, അതിൻ്റെ അർത്ഥത്തെ ചിന്തിക്കുന്നവർക്കെല്ലാം ഇതേ അഭിപ്രായമാണ് എന്ന് പറയും. ഉപനിഷത്ത് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വായിച്ചതുകൊണ്ടോ അർത്ഥത്തെ ചിന്തിച്ചതുകൊണ്ടോ കാര്യമില്ല, മറിച്ച് അതിൻ്റെ പരമമായ താല്പര്യത്തെ ഗ്രഹിക്കുന്നവരെന്ന് ഇടപെടും. ഉപനിഷത്ത് പരമമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഉപനിഷത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആ പരമമായ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് എന്നിങ്ങനെ ഉപനിഷത്തിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നവർ, അവരാണ് ഉപനിഷത്വാദികൾ. അവർക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന. തദ്വിധി ഏകവാക്യയോഗേ ച സംഭവതി ഉത്പത്തിയാദി വാക്യാനാം വാക്യാന്തരത്വ കൽപ്പനായാം ച കൽപ്പനായാം ന പ്രമാണമസ്തി. അപ്പോ ഇതിപ്പോ ഈ വേദമൊക്കെ പഠിക്കുന്നവർ പറയണ്ട, വേദത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സൃഷ്ടി എങ്ങനെ സൃഷ്ടിയുണ്ടായി അത് മനസ്സിലാക്കണമെങ്കിൽ വേദത്തിൽ നിന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൃഷ്ടിയുടെ രഹസ്യം ഭൗതികമായി നമ്മളെ മനസ്സിലാക്കി തരികയാണ് വേദത്തിൻ്റെ താല്പര്യം. സൃഷ്ടിയുടെ ഭൗതിക സത്തയെ അംഗീകരിച്ചുകൊണ്ട് ആത്മസത്തയെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണോ ഭൗതികമായ സൃഷ്ടിയുടെ തത്വത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരന്വേഷിക്കുന്നത്, അവരന്വേഷിച്ച് കണ്ടെത്തുന്ന ആ തത്വങ്ങൾ, അതാണ് ഈ വേദത്തിലും പറഞ്ഞിരിക്കുന്നത്. അവരന്വേഷിക്കുന്ന എന്താണ്? ഈ സൃഷ്ടിയുടെ ഭൗതിക സത്യം എന്താണ് എന്നാണ്. അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇവിടെ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. വാക്യാന്തരത്വ കൽപ്പന, സൃഷ്ടിയുടെ ഭൗതിക സത്യം എന്താണോ അത് വെളിപ്പെടുത്തുകയല്ല വാക്യങ്ങളുടെ ഉദ്ദേശം, മറിച്ച് സൃഷ്ടിയുടെ ആധ്യാത്മിക തത്വം അതാണ് വെളിപ്പെടുത്തുന്നത്. സൃഷ്ടിയെ ഭൗതികമായി കണക്കാക്കുക എന്നുവെച്ചാൽ അതൊരു ഭൗതിക സത്യമാണ്. അതുകൊണ്ട് ഈ ഭൗതിക സത്യത്തിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിലൊരു ഭൗതിക സത്വത്തെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൃഷ്ടി കാണുന്നു, പിന്നിലേക്ക് അന്വേഷിക്കുന്നു, അന്വേഷിച്ചെന്നിട്ട് പറയുന്നു ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പരമാണുക്കളാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ പരമാണുക്കൾക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഒരു ഒന്നാണ്, എന്തായാലും എന്താണ് അത് സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ്, അത് തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് എന്ന കാര്യം പഠിപ്പിക്കുന്നതാണ് ഈ വേദവാക്യങ്ങൾ ചെയ്യുന്നത്. സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറയുന്നതുകൊണ്ട് അവരതാ ഉദ്ദേശിക്കുന്നു. സൃഷ്ടി ഭൗതികം, ഭൗതികമായൊരു പരമാർത്ഥമാണ്, അതിന് ഭൗതികമായൊരു കാരണമുണ്ട്, ആ കാരണത്തെ കണ്ടെത്തുക. അത് ഈ കാണുന്ന സ്ഥൂലമായ ദൃഷ്ടിയെക്കാളും സൂക്ഷ്മമായിരിക്കുന്നതിന് കണ്ടെത്താം. അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം വേണം എന്നാണ്. അപ്പോൾ ചെണ്ടു പറയുന്ന ഒരു പരീക്ഷണം വേണ്ട, എല്ലാം ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാ സൃഷ്ടി ഉണ്ടായത്, അതല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാരണം, ഭൗതികമായൊരു സൃഷ്ടി, പാരമാർത്ഥികമായൊരു സൃഷ്ടി, ഭൗതിക പാരമാർത്ഥികമായൊരു സൃഷ്ടി, അതങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ അതിന് കാരണം പറയുന്നു? സൃഷ്ടിയുടെ തത്വം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. അപ്പോൾ ഇവിടെ ശ്രുതിവാക്യങ്ങൾ എന്താണ്? അത് രണ്ടർത്ഥം പറയണ്ട എന്നാണ്. വാക്യാന്തരത്വ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധ്യാത്മികമായ അർത്ഥത്തെ പറയുന്നു, ക്ഷുദ്ര വിസ്ഫുലിംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവസൃഷ്ടി എന്ന് പറയുന്നതിന്റെ താല്പര്യം ഒരു തത്വമേ ഉള്ളൂ. ഇപ്പൊ അദ്വൈതി പറയുന്ന പോലെ അല്ല, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഇതിന് ഭൗതികമായ ഒരു അസ്തിത്വമുണ്ട്. അസ്തിത്വത്തിന് കാരണമായതൊരു ഭൗതിക അസ്തിത്വമാണ്. ആ ഭൗതിക അസ്തിത്വത്തെ വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്യാന്തര കല്പന എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കല്പനയില്ല. ഈ സൃഷ്ടി തന്നെ ആ സൃഷ്ടാവിൽ നിന്ന് സ്വതന്ത്രമായി അന്യമായി നിലനിൽക്കുന്ന ഒന്നല്ല. ഇത് സൃഷ്ടിയുടെ തത്വം എന്ന് പറയുന്നത് ആ സൃഷ്ടാവിന്റെ തത്വമാണ്, അതല്ല വേറെ തത്വമില്ല. ആ സൃഷ്ടാവ് എന്ന് പറയുന്നതോ അത് ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്. ഈ രീതിയിലാണ് അദ്വൈതി പൂർത്തി. അപ്പൊ സൃഷ്ടിയുടെ ഭൗതിക തത്വത്തെ പറയുകയാണ് ഉപനിഷത്ത് വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്തോരും വാക്യാന്തരത്വ കല്പന, ഈ വാക്യത്തിന് വേറെ താല്പര്യമുണ്ടെന്ന് കൽപ്പിക്കുന്നു എന്ന പ്രമാണമസ്തി, അതിന് ഇല്ല. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ യഥോവായിമാനി ഭൂതാനി ജായന്തി അല്ലെങ്കിൽ ക്ഷുദ്ര വിസ്ഫുലിക എന്നെല്ലാം പറയുന്നിടത്ത് ഈ വാക്യങ്ങളുടെ വാച്യാർത്ഥത്തെ എടുക്കരുത്. വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ പരമാത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്ന് പൊട്ടി മാറിയതാണ് ജീവാത്മാവ്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് വാസ്തവത്തിൽ ഒരു സൃഷ്ടി ഉണ്ടായതാണ് പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. വാസ്തവ സൃഷ്ടി അംഗീകരിച്ചു കഴിഞ്ഞു. വേദത്തിന്റെ താല്പര്യം അതല്ല. സൃഷ്ടിയുടെ പരമാർത്ഥം എന്ന് പറയുന്നത് ആത്മതത്വമാണ്, ഈശ്വരതത്വമാണ്, ബ്രഹ്മതത്വമാണ്. അതല്ലാതെ സൃഷ്ടിക്ക് സ്വയം തന്നിൽ തന്നെ ഒരു പാരമാർത്ഥിക നിലയില്ല. വേദം അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഏകവാക്യത പരമതാല്പര്യം എടുക്കണം, അല്ലാതെ വാച്യാർത്ഥത്തെ എടുക്കരുത്. ഏതോ വൈമാനി ഭൂതാനി ജായന്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നു, ആ സൃഷ്ടിയാണ് പരമാർത്ഥം, അതിനപ്പുറം ഒരു പരമാർത്ഥമല്ല. ആ സൃഷ്ടിക്ക് ഈ ഭൗതികമല്ലാതെ മറ്റൊരു ആധാരമില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഒന്നും ഞാൻ തോന്നും ഇവിടെ പറയുന്ന ഏകവാക്യം അത് നഷ്ടപ്പെടും. അപ്പോൾ വാച്യാർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും. ശ്രുതിയുടെ വാച്യാർത്ഥത്തല്ല താല്പര്യത്തെയാണ് എടുക്കേണ്ടത്. എന്ത് താല്പര്യത്തിൽ പറഞ്ഞു എന്നാലേ ഇവിടെ ഏകവാക്യത വരത്തുള്ളൂ, അല്ലെങ്കിൽ ശ്രുതി വാക്യങ്ങൾക്ക് വൈരുദ്ധ്യം വരും. കാരണം ഒരിടത്തുനിന്ന് പറയുന്നു ആകാശത്തിൽ നിന്ന് സൃഷ്ടി തുടങ്ങി, വേറെടുത്ത് പറയും എന്താണോ അത് അഗ്നിയിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആ സൃഷ്ടിയുടെ വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വൈരുദ്ധ്യം വരും, ഇത് ശരിയല്ല, അസംബന്ധമാണ് വേദം എന്ന് വരും. അപ്പോൾ അതിൻ്റെ താല്പര്യത്തെ എടുത്താൽ മതി. തദ്വിധി ഏകവാക്യ യോഗേജ സംഭവതി, ഇവിടെ ഏകവാക്യത കിട്ടും. സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന എൻ്റെ എല്ലാം താല്പര്യം ആ ജീവപര അഭേദത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. ഉത്പത്തിയാദി വാക്യാന വാക്യാന്തരത്വ കല്പന, അതുകൊണ്ട് ഉത്പത്തിയാദി വാക്യങ്ങൾക്ക് വാച്യാർത്ഥത്തെ കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭൗതികമായ അർത്ഥത്തെ കൽപ്പിക്കുന്നതിന് എന്നാ പ്രമാണമസ്തി, അതിന് പ്രമാണങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ അതിനെന്നും ഒരു പ്രമാണം കൊണ്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പ്രത്യക്ഷം അനുമാനം ഉപമാനം കൊണ്ടൊന്നും അതിനെ ദൃഢപ്പെടുത്താൻ ഒക്കത്തില്ല. ഫലാന്തരം ച കൽപ്പിതവ്യം സ്യാദ്, വേറെ എന്തെങ്കിലും ഫലത്തെ ഇവിടെ എന്താണ്, ഇവിടെ സൃഷ്ടിവാക്യങ്ങളുടെ താല്പര്യം ക്ഷുദ്ര വിസ്ഫുലിംഗ എന്നുള്ളത് പറഞ്ഞതുപോലെ അഭേദത്തെ ബോധിപ്പിക്കുകയാണ്. ആ അഭേദത്തെ ബോധിപ്പിച്ചാൽ ശ്രോതാവിന് അഭേദ ബുദ്ധി ഉണ്ടാവുന്നു, ആ അഭേദബോധം കൊണ്ട് മുക്തി സംഭവിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രയോജനം. മറിച്ചാണെങ്കിലോ അങ്ങനെ ആത്യന്തികമായ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഈ ശ്രുതിയുടെ വാക്യങ്ങളുടെ താല്പര്യം ഈ സത്യമായ ജഗത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വിശേഷിച്ച് എന്താ പ്രയോജനം? പുരുഷാർത്ഥ പ്രാപ്തി, അനർത്ഥ നിവൃത്തി, ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പ്രയോജനമായിട്ടിവിടെ അതിനെ അംഗീകരിക്കുന്നു. ഭൗതികമായ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അത് തുച്ഛ. അപ്പോൾ പുരുഷ അർത്ഥപ്രാപ്തി രൂപത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പിന്നെ എന്താ ഫലാന്തരം? മറ്റെന്തെങ്കിലും ഫലത്തെ പറയേണ്ടി വരും. ഇങ്ങനെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, ജഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നതിന് വേറെന്തെങ്കിലും ഫലമുണ്ടെന്നോ? അത് കൽപ്പിക്കാനും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ പ്രകടനത്തിൽ തന്നെ ഈ തത്വബോധത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. തത്വബോധത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇവിടെ വേറെ എന്ത് ഫലമാണ് ഇവിടെ കൽപ്പിക്കുന്നത്? അത് സാധ്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം ആത്മമന്നനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇതെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആത്മമനനം, അതിലൂടെ പ്രത്യേക ദൃഢിമ ദൃഢബോധം അത് സമ്പാദിക്കുക. അതുകൊണ്ട് തസ്മാത് ഉപത്യാദി ശ്രുതേഹ ആത്മീകത്വ പ്രതിപാദന പരാഹ പറഞ്ഞു എന്ന കാര്യത്തെ ഇവിടെ വസന്തിരിക്കുകയാണ്. ഉപത്യാദി ശ്രുതികൾ ആത്മീകത്വത്തെ പറയുന്നു, അഭേദബോധജനകമാണ്, അഭേദബോധത്തെ പറയുന്നു. അത്ര ച സമ്പ്രദായവിധ ആഖ്യായികം സംപ്രജക്ഷതെ. ഇവിടെ ഏകവാക്യത, ശ്രുതിയുടെ താല്പര്യം അത് ആത്മബോധമാണെന്ന് പറഞ്ഞു. ആത്മബോധം അതെങ്ങനെ? അതിന് പറയുന്നു ഈ സമ്പ്രദായവിത്ത്. സമ്പ്രദായവിത്ത് എന്ന് പറയുന്ന ആരെയാണ് പറയുന്നത്? സമ്പ്രദായവിത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നു. ദ്രവിഡാചാര്യൻ, ദ്രവിഡാചാര്യൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നാണ് വ്യാഖ്യാതം പറയുന്നത്. ബ്രഹ്മസൂത്രത്തിലും അങ്ങനെ ഒരാളെ കുറിച്ച് ഭാഷകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. ഭാഷകാരന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാള്, ഈ അദ്വൈതത്തെ പറഞ്ഞയാള്. കാരണം പല ഭാഗത്തും അദ്വൈതത്തിന് ഇത്രയും വളരെ ഉറപ്പുള്ള ഒരു രൂപം കൊടുത്തത് ഭാഷകാരനാണെങ്കിലും ഭാഷകാരന് മുമ്പ് അദ്വൈതികളുണ്ടായിരുന്നു. അതിലൊരു പ്രമുഖനായ ആളാണ് ദ്രവിഡാചാര്യൻ എന്ന് പറയുന്നത്. അവരവരുടെ പേര് എന്നേ പറയാൻ പറ്റും, ഗൗഡപാദാചാര്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആത്മബോധത്തെ സംബന്ധിച്ച് ഒരു കഥ പറഞ്ഞിട്ടുണ്ടാണ്. അത്ര ച സമ്പ്രദായവിധ ആഖ്യായികം സംപ്രജക്ഷതെ കശ്ചിത് കില രാജപുത്രോ ജാതമാത്രേവ മാതാ പിതൃഭ്യാം അപവിദ്ധോ വ്യാധഗൃഹേ സംവർദ്ധിത സ്വംശ്യ വംശ്യതം അജാനൻ വ്യാധജാതി പ്രത്യയോ വ്യാധജാതി കർമാണി ഏവ അനുവർത്തതെ ന രാജാസ്മീതി രാജജാതി കർമാണി അനുവർത്തതെ യഥാ പുനഃ കശ്ചിത് പരമകാരുണികോ രാജപുത്രസ്യ രാജശ്രീപ്രാപ്തിയോഗ്യതാം ജാനൻ അമുഷ്യ പുത്രതാം ബോധയതി നത്വം വ്യാധു അമുഷ്യ രാജ്ഞഃ പുത്ര കഥഞ്ചിത് വ്യാധഗൃഹം അനുപ്രവിഷ്ടീതി സൈവം ബോധിതഃ തെക്വാ വ്യാധ ജാതി പ്രത്യയ കർമാണി പിതൃ പൈതാമഹീ ആത്മനഃ പദവീം അനുവർത്തതെ രാജാഹമസ്മീതി എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു രാജാവിനൊരു പുത്രനുണ്ടായിരുന്നു. അപ്പോൾ ആ ശിശുവായിരുന്നു. അപ്പോൾ അവിടെ അടുത്തൊരു രാജാവ് ഒന്ന് ആക്രമണം നടത്തി. അപ്പോൾ ഈ ശത്രു പ്രബലനാണ്, രാജ്യത്തെ കീഴ്പ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ ആ രാജപുത്രനോട് സ്നേഹവും കാരുണ്യമുള്ള ആരോ ഒരാൾ, ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സേവകനോ അല്ലെങ്കിൽ ഒരു സേവികയോ പരിചാരികയോ ആരെങ്കിലും ഈ കുട്ടിയെ ആ രാജ്യത്തിൽ നിന്ന് കടത്തി. അപ്പോൾ ശത്രുക്കൾ വന്ന് അനന്തരാവകാശമുണ്ടെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വന്നിട്ട് രാജപുത്രനെയും കൊല്ലും. രാജ്യം പിടിച്ചെടുക്കുന്നവർക്ക് രാജ്യം നിലനിർത്തണം. അതുകൊണ്ട് കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ കുട്ടിയെ നേരെ കൊണ്ടുപോയി വ്യാധന്മാർക്ക് കൊടുത്തു. നായാടികൾ എന്ന് പറയും, കാട്ടിലെ മൃഗങ്ങളെയും മറ്റും വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യർക്കൊണ്ട് ഈ കുട്ടിയെ കൊടുത്തു വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ ആ കുട്ടിയെ അവിടെ വളർന്നു. പിന്നീടെല്ലാം ചരിത്രമൊക്കെ മാറി വീണ്ടും ഈ കുട്ടിക്ക് രാജാവാകുന്നതിനുള്ള ഒരു അവസരം വന്നു ചേർന്നു. എങ്ങനെയോ അത് കഥയാണ്. അങ്ങനെ വന്നു ചേർന്നപ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരാൾ ഈ കാട്ടിൽ കാട്ടാളന്മാർക്കൊപ്പം വളരുന്നത് രാജകുമാരനാണ് എന്നുള്ള വിവരം, അത് കാട്ടാളനായി വളരുകയാണ്, രാജകുമാരനായിട്ടല്ല, മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ആ മാംസമൊക്കെ ഭക്ഷിച്ചും വിറ്റും ഉപജീവനം നടത്തി അങ്ങനെ കഴിയുന്ന ഒരുവനായിട്ട് ഇരിക്കെ ഒരാൾക്ക് ആർക്കും ഇതിൻ്റെ രഹസ്യം അറിയാവുന്നുള്ള ഒരാൾ നേരെ കാട്ടിപ്പോയി പറഞ്ഞു, നീ കാട്ടിലിങ്ങനെ വേട്ടയാടി ജീവിക്കേണ്ട ഒരുവനല്ല, മനുഷ്യൻ എന്താണ്, നീ രാജപുത്രനാണ്, രാജകുമാരനാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഒരാപ്തനാണ്, അയാൾ അതിൻ്റെ കാര്യകാരണ സഹിതം ബോധിപ്പിച്ചു, നീ രാജപുത്രനാണ്, കാട്ടിൽ വേട്ടയാടേണ്ടവനല്ല, നീ ഇന്ന സൂര്യവംശത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്, നിന്റെ പൂർവികന്മാരെല്ലാം ഇങ്ങനെയുള്ളവരാണ്, ആ പരമ്പരയിൽ നീ ചക്രവർത്തിയായി കഴിയേണ്ടവനാണ്, കാട്ടുമൃഗങ്ങളെ വേട്ടയാടി ജീവിക്കേണ്ടവനല്ല എന്നെല്ലാം ബോധിപ്പിച്ചു. ഇങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അവനെങ്ങനെയാണോ ബോധമുണ്ടാവുന്നത്, ഞാൻ രാജാവാണ്, ഞാനൊരു നായാടിയല്ല എന്നവന് ബോധമുണ്ടാകുന്നത്, അവിടെ എന്താ സംഭവിച്ചത്, അതുവരെ താൻ രാജാവാണെന്ന് അറിയില്ലായിരുന്നു. സംഗതി വളരെ സിമ്പിളാണ്. അന്ന് വരെ ആ നിമിഷം വരെ അവൻ അറിഞ്ഞില്ല ഞാൻ രാജകുമാരനാണ്. പക്ഷെ പറയുന്നു, നീ ത്വം രാജപുത്ര, നീ രാജപുത്രനാണ്. ആ കേട്ട നിമിഷം അവന്, അല്ലെങ്കിൽ യുക്തിയുക്തമായി അതിനെ ബോധിപ്പിച്ച ആ നിമിഷം തന്നെ അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ മാറിയാണ്. സ്വയം ബോധ്യപ്പെടുന്നു, ഞാൻ രാജകുമാരനാണ്, തിരിച്ചു പോകണം, രാജ്യം ഭരിക്കണം. അന്നുവരെ എന്ത് തന്നെക്കുറിച്ചുള്ള ഏതൊരു അജ്ഞാനമാണോ തന്നിലുണ്ടായിരുന്നത് അത് നിമിഷം കൊണ്ട് മാറി. രാജ്യാഭിഷേകം ആപ്നോതി പ്രാപ്തി സിംഹാസനം പിതുഹു അവാപ്ത രാജശൂന്യത്വ തത്പ്രാപ്തു നാപി ജ്യേഷ്ഠതേ. കഴിയുന്ന അവിടെ ആ വ്യക്തിക്ക്, സ്വയം വ്യാധൻ എന്ന് കരുതിയിരുന്ന ആ വ്യക്തിക്ക് രാജത്വപ്രാപ്തി, രാജത്വപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്, അയാൾ പോയി ആ സിംഹാസനത്തിൽ ഇരുന്ന കാര്യമാണ് പറയുന്നത്, ഞാൻ രാജാവാണോ എന്നുള്ള ആ ബോധം. അത് വന്നാലേ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കൂ. എന്തൊക്കെ, രാജ്യാഭിഷേകം ആപ്നോതി പ്രാപ്തി സിംഹാസനം പിതുഹു, അയാൾ നേരെ പിതാവിൻ്റെ സിംഹാസനത്തെ കൈവശപ്പെടുത്തി. അവിടെ പുരോഹിതന്മാർ വന്ന് രാജ്യാഭിഷേകവും മറ്റും നടത്തി വ്യാധൻ രാജാവായി. അവിടെ എന്തുകൊണ്ട് അവാപ്ത രാജസൂനുവ, ഇതിനൊക്കെ കാരണം എന്താണ്, താൻ രാജസൂനുവാണ് എന്നുള്ള ബോധമാണ്. അതാണ് സ്വരാജ്യസിദ്ധിക്ക് കാരണമായി തരുന്നത്, താൻ രാജസൂനുവാണ്, രാജപുത്രനാണ് എന്നുള്ള ബോധം. തത്പ്രാപ്തു നാഭിചേഷ്ടതെ, അങ്ങനെ ഒരു ബോധം അയാൾക്കുണ്ടാകുന്നതിന് വേണ്ടി അയാൾ എന്താ പ്രവർത്തിച്ചത് എന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രവൃത്തി എടുത്തിട്ടാണോ ആ ബോധം ഉണ്ടായത്? അയാൾക്കൊന്നും പ്രവർത്തിക്കേണ്ടി വന്നില്ല, ഒരാൾ പറയുന്ന ഉപദേശം കേട്ടു അത്താ മാത്രം. ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ സംശയം വന്നിരിക്കും, അതെങ്ങനെ, രാജപുത്രനായി ഞാനിങ്ങനെ കട്ടൽ വന്നു, നീ രാജപുത്രൻ എന്ന് പറഞ്ഞു ഞാൻ കൊട്ടാരത്തിലായിരിക്കും, കഥ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിരിക്കും, രാജ്യം ശത്രുക്കൾ ആക്രമിച്ചതും രാജാവ് കൊല്ലപ്പെട്ടതും. അപ്പോൾ തൻ്റെ വംശപരമ്പരയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിരിക്കും. പക്ഷേ ആ ഉപദേശം അല്ലാതെ ആ രാജസൂനത്വ പ്രാപ്തിക്ക് വേണ്ടി അയാൾക്ക് യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യേണ്ടി വന്നില്ല. അറിവില്ലായ്മ മാറി, ഉള്ളില് ബോധം തെളിഞ്ഞു, ആ ഞാൻ രാജകുമാരനാണ്. മോഹാദ്യസ്ഥ ആത്മമേധത്വ മോഹധ്വംസ അതിരേകത രാജപുത്രത്വ സമ്പ്രാപ്തു നാന്യത് കിഞ്ചിത് അപേക്ഷതേ. മോഹ അധ്യസ്ഥ ആത്മവേദത്വം, ഞാൻ വ്യാധനാണെന്നുള്ളത് തന്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെ ആരോപിച്ചതാണ്. അത് പരമാർത്ഥമല്ല, മോഹ അധ്യസ്ഥമാണ്. ഇതിനാണ് അധ്യാസം, ഭ്രാന്തി എന്ന് പറയുന്നത്. ഒരു മോഹം എന്താ അതിന് പറയുന്നത്? അറിയാതിരിക്കാതെ മോഹം എന്ന് പറയുന്നു. അറിവില്ലായ്മയാണ് ഇവിടുത്തെ മോഹം. അതുകൊണ്ട് ആരോപിച്ച തന്നെ എന്താണ്? ഞാൻ വ്യാധപുത്രനാണ്. മോഹാദ്യസ്ഥ ആത്മവേദത്വ മോഹധ്വംസ അതിരേകത, അയാൾക്ക് രാജപുത്രൻ ആകുന്നതിന് എന്താ ഇവിടെ ചെയ്യേണ്ടത്? രാജ്യത്തിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? മോഹധ്വംസം, ആ അറിവില്ലായ്മ പോവുക, അറിവില്ലായ്മയെ ഇല്ലാതാക്കുക ഒന്നുകൂടി, അത്രയേ ഉള്ളൂ. അറിവില്ലായ്മയെ ഇല്ലാതാക്കാൻ അവിടെ വെളിച്ചം വേണം. പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് ഇരുള്ളത്, ആ ഇല്ലായ്മയെ ഇല്ലാതാക്കാൻ വെളിച്ചം. അതുപോലെ തന്നെ തന്നെ ഉണ്ടായിരുന്ന ബോധമില്ലായ്മ, ആ ബോധമില്ലായ്മ കൊണ്ട് പല ബോധവും പിന്നീട് വന്നു. എന്താണ്? ഞാൻ വ്യാധപുത്രനാണ് തുടങ്ങിയ ബോധങ്ങളെല്ലാം അതിനെ ഇല്ലാതാക്കുക. മോഹധ്വംസാതിരേകത, ആ മോഹധ്വംസം അല്ലാതെ രാജപുത്രത്വ സമ്പ്രാപ്തവും, രാജപുത്രത്വ പ്രാപ്തിയായാലും അതിനു വേണ്ടി തന്നെ അന്യ കിഞ്ചിത് അപേക്ഷത, മറ്റു യാതൊന്നിനെ അയാൾ അപേക്ഷിച്ചില്ല. ഒന്ന് അപേക്ഷിച്ചത് ഉപദേശം, രണ്ടാമത് അപേക്ഷിച്ചത് തൻ്റെ ആ മോഹം അറിവില്ലായ്മ ഇല്ലാതാക്കും. അറിവില്ലായ്മ ഇല്ലാതാകുന്നതിനും അയാൾ എന്തെങ്കിലും ചെയ്തോ? പ്രാണായാമം ചെയ്തോ? സമാധി അഭ്യസിച്ചോ? പൂജാപാഠങ്ങൾ ചെയ്തോ? മന്ത്രം ജപിച്ചോ? ഒന്നും ചെയ്തില്ല. ആ കേട്ട ഉപദേശം കൊണ്ട് ചിലപ്പോൾ ആ ഉപദേശത്തെക്കുറിച്ചൊന്നും മനനം ചെയ്തിരിക്കും. അതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്? അതിന് ചോദ്യ ഉത്തരവും അവിടെ സംഭവിച്ചിരിക്കും. എന്തായാലും അയാൾ ബോധ്യം വന്നു. എന്താണ് പ്രത്യേക ദൃഢമ്യന എന്ന് പറയും, ദൃഢബോധം അയക്കുന്നു, ഞാൻ രാജപുത്രൻ തന്നെ. ആ അജ്ഞാനനാശം, അല്ലെങ്കിൽ നമുക്കവിടെ പറയാം അജ്ഞാന സംശയവിപരീയ നാശങ്ങൾ, ഇതെല്ലാം അയാൾ ഉണ്ടായിരുന്നല്ലോ. നീ രാജപുത്രനാണെന്ന് പെട്ടെന്ന് വ്യാധനോട് പറഞ്ഞാൽ ഞാൻ രാജപുത്രനാണോ എന്നൊരു സംശയം വരാ. പറഞ്ഞു മനസ്സിലായി, പക്ഷെ എന്നാലും എനിക്കൊരു സംശയം, ഞാനെങ്ങനെയാകും ഈ കാട്ടിൽ ജനിച്ചു വളർന്നത്? എനിക്കിവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ നാട്ടിലെ രാജാവ് അച്ഛനും അമ്മയും ആകുന്ന? ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരാം. പക്ഷെ അവിടെ ആ ഉപദേശത്തിന്റെ സഹായത്തോടുകൂടി അയാളുടെ ആ അജ്ഞാന സംശയങ്ങൾ മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ രാജപുത്രത്വ പ്രാപ്തിക്ക് തന്റെ അജ്ഞാന നാശമല്ലാതെ മറ്റൊന്നും അവിടെ ആവശ്യമില്ല. എന്നാ അന്യ കിഞ്ചിത് അപേക്ഷത, മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. അവിടെ ഒരു ഉപദേശിക്കാൻ ഒരാൾ വന്നു, ഒരാൾ വേണ്ടി വന്നു ഗുരുവിന്റെ സ്ഥാനം, അവിടെ ഒരു ഉപദേശം വേണ്ടി വന്നു ശ്രദ്ധയുടെ സ്ഥാനത്ത്, അവിടെ അതെല്ലാം അംഗീകരിക്കുന്നു. ഇവയൊന്നും അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊന്നും അവിടെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. അതുപോലെ അടുത്ത് പറയുന്നു, സംയജ്ഞാനാഗ്നി സമ്പുഷ്ട പ്രത്യക്തത്വ മഹാതമാഹ. ഇത് ഒരു തമസ്സാണ്, ഇരളാണ്, അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. സംയജ്ഞാനാഗ്നി സമ്പുഷ്ട, സംയജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ദഹിച്ച, ഇവിടെ ജ്ഞാനമാണ് അഗ്നി. പ്രത്യക്തത്വ മഹാതമാഹ, സ്വസ്വരൂപത്തിലാണ്, തന്നിലാണ് ഉണ്ടായിരുന്ന അജ്ഞാനം. പ്രത്യേക തത്വത്തിൽ ഉണ്ടായിരുന്ന മഹാതമസ് ഘോരാന്ധകാരം, അറിവില്ലായ്മ എന്നർത്ഥം. അറിവില്ലായ്മയെ സമ്യക് ജ്ഞാനം കൊണ്ട്, ഇവിടെ പറയുന്ന സമ്യക് ബോധം കൊണ്ട് അറിവില്ലായ്മയെ നീക്കിയാൽ, വെളിച്ചം കൊണ്ട് ഇരുളിനെ മാറ്റിയാൽ, ഹിത്വ മോഹോത്തമഖിലം, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ അറിവില്ലായ്മ കൊണ്ടുണ്ടായ പലതും എല്ലാം ഉപേക്ഷിക്കുന്നു. ഇയാളെന്ത് ചെയ്തു? അവിടെ വ്യാധ പുത്രനാണെന്ന് കരുതി വേട്ടയാടി ജീവിച്ചു, ഒരുപാട് കാട്ടുമൃഗങ്ങളെ ഹിംസിച്ചു, മാംസം കച്ചവടം നടത്തി, അയാളുടെ അത്തരത്തിലുള്ള എല്ലാ വ്യാപാരങ്ങളും അവിടെ അവസാനിക്കുന്നു. മോഹോത്തമായ സർവം അഖിലം ഉപേക്ഷിച്ചതുപോലെ ഇവിടെ പ്രത്യേകത്വത്തെ സംബന്ധിച്ചുള്ള, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ആ മോഹം അറിവില്ലായ്മ മാറിയാൽ ബ്രഹ്മൈവ ബ്രഹ്മയാതി അഥ, അത് കഴിഞ്ഞാൽ ബ്രഹ്മ ഇവ ബ്രഹ്മയാതി, ബ്രഹ്മൈവ ബ്രഹ്മഭവതി എന്ന് പറയും. താൻ അതായി തന്നെ ഇരിക്കുന്നു, സ്വരൂപ പ്രതിഷ്ഠിതനാകുന്നു, ആത്മനിഷ്ഠനാകുന്നു. അപ്പോൾ ആത്മനിഷ്ഠയ്ക്ക് ഈ മോഹനാശം അറിവില്ലായ്മ നീങ്ങിയാൽ മാത്രം മതി, അതിന് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല എന്നുള്ള തത്വത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ പൂർവികന്മാർ പറഞ്ഞ ഒരു കഥ. ഭാഷ്യകാരൻ സ്വയം കഥയൊന്നും പറയാറില്ല. അവർ എങ്ങനെ ബോധം ആ അബോധത്തെ മാറ്റി, എങ്ങനെയാണോ ഒരുവൻ തന്നെ തിരിച്ചറിയുന്നത്, അതുപോലെ ജീവൻ തന്നെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ആത്മബോധം. അതിന് മറ്റൊന്നും അല്ല സഹായിക്കുന്നത്, ആ ഉപദേശം മാത്രമാണ്. ശ്രുതിയാണ് അതിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശമാണ് അതിനെ സഹായിക്കുന്നത്. അതിൽ നിന്നുള്ള ബോധമാണ് അതിന് വേണ്ടത് എന്നുള്ളതിന് വളരെ പറ്റിയൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്.